ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 18 18-ാമത്തെ ശ്ലോകത്തിന് ഗീതയിൽ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണത്. ഇവിടെ ആണ് സമദർശിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പണ്ഡിതാ സമദർശി, പണ്ഡിതന്മാര് സമദർശികളാണ്. വിശ്വനി ചെയ്യുക സ്വഭാഗ്യേച്ച, സുനിയിലും സ്വപാകല്ല, ബ്രാഹ്മണേ ഗവി ഹസ്തിനി, ബ്രാഹ്മണനും ഗവിയിലും ഹസ്തിനും എല്ലാം സമം ഏകം അവിക്രിയം ബ്രഹ്മ സമദർശിത്വം. അതിനൂടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സമത്തെ ദർശിക്കുക ശീലമായിരിക്കുന്നവർ. സമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥമല്ല. ബ്രാഹ്മണനെയും ഗോവിനെയും ഹസ്തിയെയും ചണ്ടാളനെയും സമമായി ഒന്നുപോലെ കാണുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറിച്ച് ഇതിലെല്ലാം സമം ബ്രഹ്മത്തെ കാണുക എന്നാണ്. അങ്ങനെ ബ്രഹ്മത്തെ കാണുക, മറ്റ് പ്രധാന വ്യാഖ്യാതാക്കളല്ല. ഈ സമദർശിത്വം എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതുപോലെ തന്നെയാണ്. ഇതിലെല്ലാത്തിലും അടുത്തന്നെ ഭാഷകാരൻ അത് എടുത്ത് വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യും. സർവത്ര സമദർശനം, സർവത്ര സമത്തെ കാണുന്നു. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രത്യേകത, എല്ലാ വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നു, ഇതിനെല്ലാം സമമായി കാണണം, ബ്രഹ്മമായി കാണണം. പക്ഷെ വ്യവഹാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം വേറെ വേറെയായി തന്നെ കാണണമെന്നുള്ളതാണ്. ഇന്നിവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ശ്ലോകത്തിലില്ല. കാഴ്ചയിലൊന്ന്, പ്രവൃത്തിയിലൊന്ന് അങ്ങനെ പറയുന്നില്ല. പക്ഷെ വ്യാഖ്യാതാക്കൾ അത് പറയുന്നുണ്ട്. സമദർശിത്വം എന്ന് പറയുമ്പോൾ അത് കാഴ്ചയിൽ മാത്രമേ പാടുള്ളൂ. കാഴ്ച എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാനസിക ഭാവന, സമഭാവന, അതേ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ ഈ സന്ദർഭത്തിൽ അത് സ്പഷ്ടമായിട്ട് എടുത്തു പറയുന്നുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും അത് ആ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഉത്തമ സംസ്കാരവതി ബ്രാഹ്മണെ എന്ന് പറയുന്നത്, ഉത്തമ സംസ്കാരമുള്ളവനാണ്, സാത്വിക സംസ്കാരമുള്ളവനാണ് ബ്രാഹ്മണൻ. അവനിലും താമസ സംസ്കാരമുള്ള ചണ്ഡാളനിലും ബ്രഹ്മത്തെ കാണും എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവരുടെ മനസ്സിൽ സംശയം വരും. അങ്ങനെ ബ്രാഹ്മണനിലും ചണ്ഡാളനിലും ബ്രഹ്മത്തെ കാണുന്നവൻ, ഇവരെ രണ്ടുപേരോടും ഇടപെടുന്നെങ്ങനെ, ഇവരോടുള്ള പെരുമാറ്റം എങ്ങനെ, അത് വരുമ്പോൾ ആചാര്യന്മാരെല്ലാവരും പറയുന്നത് അത് അതില് സമത്വം പാടില്ല എന്നാണ്. അവരോടെല്ലാം ഉള്ള പെരുമാറ്റത്തിൽ അത് ഒരാളല്ല, ഈ സംസ്കൃതം പഠിച്ച എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ്. എല്ലാ ആചാര്യനും എന്നും പറയുന്ന അവരോടുള്ള ഒരു പെരുമാറ്റത്തിൽ അത് കാണിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ, ഈ താമസ സംസ്കാരമുള്ള ചണ്ടാളനെ അകറ്റി തന്നെ നിർത്തണം, സാത്വിക സ്വഭാവമുള്ള ബ്രാഹ്മണനെ പൂജിക്കുക തന്നെ വേണം. അതാണ് എല്ലാവരുടെ അഭിപ്രായം. അത് ഓരോ സന്ദർഭങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട്. അതങ്ങനെ വരാനൊരു കാരണം അന്നത്തെ ആചാരങ്ങളും ആ കാലഘട്ടത്തിലെ സ്മൃതികളും, സ്മൃതിയും ശിഷ്ടാചാരവും, അന്നത്തെ സ്മൃതികളും ശിഷ്ടാചാരവും എല്ലാം വ്യവഹാരത്തിൽ ഭേദം പുലർത്തണം എന്നുള്ള പക്ഷക്കാരായിരുന്നു. അതുകൊണ്ട് ചണ്ഡാളനായാൽ അകറ്റി തന്നെ നിർത്തണം, ബ്രാഹ്മണനായാൽ ഇവിടെ ഒരു സ്മൃതിയെ ശങ്കരാചാര്യരും ഉദ്ധരിക്കുന്നുണ്ട്. അത്തരം സ്മൃതികളുടെയൊക്കെ നിയമങ്ങൾക്ക് തെറ്റുവരുമോ പറയുന്നു, അത് കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പുണ്യവും പാപവും, ബ്രാഹ്മണന്റെ പുണ്യവും ചണ്ഡാളന്റെ പാപവും ബ്രഹ്മത്തെ സ്മർശിക്കുന്നില്ല, ബ്രഹ്മ ഇതിൽ നിന്നും മുക്തമായിരിക്കുന്നു എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് പറയുന്നതെന്നാണ് എന്നാണ് ഈ ആചാര്യന്മാരുടെയൊക്കെ പക്ഷം. മറിച്ച് നമ്മൾ ധരിക്കുന്നത് പോലെ മനുഷ്യന്റെ സമത്വം അങ്ങനെ ഒരു ആശയത്തിന് വേണ്ടിയല്ല ഇത് പറഞ്ഞിരിക്കുന്നതാണ്. ആധുനികമായി ഇതിനെ വ്യാഖ്യാനിച്ചവരല്ല, ആധുനിക കാലഘട്ടം ഈ ഭാഗം മനുഷ്യ സമത്വത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ പഴയ ആചാര്യന്മാരങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നു. അവരെല്ലാവരും ഇതിലൂടെ ഒരു സമത്വം നടപ്പിലാകുന്നതെന്ന് അവർക്കിഷ്ടമുണ്ട്. അവർ പറയുന്നു വ്യവഹാരത്തിൽ അത് അദ്വൈതികളും പ്രത്യേകിച്ചും അങ്ങനെയാണ്. വ്യവഹാര ഭാട്ടനയം അവർ പറയും, അതായത് സ്മൃതികളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചണ്ഡാളൻ അസ്പൃശ്യനാണ്, അവനെ സ്പർശിക്കാൻ പാടില്ല, അവനെ സമൂഹത്തിൽ അവന് താമസിക്കാൻ പാടില്ല, അവനെ മാറ്റി നിർത്തണം, തൊടാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പിന്താങ്ങുന്ന വിധത്തിലാണ് ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അന്നത്തെ സ്മൃതികളും അന്നത്തെ ആചാരങ്ങളും ഒക്കെ ആ രീതിയിലായിരുന്നു ഇവരുടെ കാലഘട്ടത്തിൽ. അവരെല്ലാം അതിനെ അതേപടി അങ്ങ് പിന്തുടർന്നു. മനുഷ്യന്റെ ഭാവിയിൽ വരുന്ന മനുഷ്യ സമൂഹത്തിന്റെ പരിണാമങ്ങളെയൊന്നും കാണുന്നതിനുള്ള ദീർഘവീക്ഷണം ഈ ആചാര്യന്മാർക്കില്ലാതായിപ്പോയി. അങ്ങനെ ഒരു ന്യൂനത വന്നു. അപ്പോ പെട്ടെന്ന് ചിലരുടെ മനസ്സിൽ വരും, ഇങ്ങനെയുള്ള ആചാര്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണ്, അവര് സർവജ്ഞന്മാരല്ലേ എന്ന് മനസ്സിൽ സംശയം വരും. നമ്മൾ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ അവരോടുള്ള ആദരവിനോ ബഹുമാനത്തിനോ ഒന്നും കുറവെന്നിട്ടല്ല പറയുന്നത്. വരണാചാര്യന്മാർ തന്നെയാണ് നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരുടെ ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് സ്വീകരിക്കാൻ വയ്യാത്ത കാഴ്ചപ്പാടാണ്. അതായത് മനുഷ്യ സമൂഹത്തിൽ വന്നിട്ടുള്ള പരിണാമങ്ങൾ, മാറ്റങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നില്ല അവരുടെ ആ കാലഘട്ടം. ഇവരുടെ എല്ലാം കാലഘട്ടത്തിന് ശേഷം മനുഷ്യ സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് പുതിയ പുതിയ ആശയങ്ങൾ വന്നിട്ടുണ്ട്. ആ ആശയങ്ങൾ കൂടെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടല്ല ഇവർക്കുണ്ടായിരുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, വിദ്യാവിനയാഭ്യാം യുക്തേ ബ്രാഹ്മണേ ശുപാകേ ശുനാം കർമ്മവൈഷമ്യം ഗവി ഹസ്തിനിശിനി ജാതി വൈഷമ്യം. അപ്പൊ ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നത്. ആ സമയം ഇവിടെ ഗീതാശ്ലോകങ്ങളിൽ അത്തരം ഒരു കാര്യത്തെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് സമദർശിത്വം എന്നാണ്. ആ സമദർശനം എന്ന് പറയുന്നത് നമുക്ക് ഏതു തരത്തിലും വ്യാഖ്യാനിക്കാം. ആ സമദർശനം കേവലം ദർശനത്തിന് മാത്രമേ പാടുള്ളൂ, പ്രവൃത്തി പാടില്ല എന്നൊന്നും അവിടെ പറയുന്നില്ല. അതാണ് ശ്ലോകങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ പറയേണ്ടി തന്നെ, ഇങ്ങനെ ഒരു ഉപദേശം ഒന്ന് കൊടുക്കേണ്ടി വന്നത് തന്നെ എന്തുകൊണ്ട്? കാരണം അന്നത്തെ കാലഘട്ടത്തില് മനുഷ്യനെല്ലാം വളരെ വേർതിരിവുണ്ടായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നില്ല. ബ്രഹ്മസമമായിരുന്നു, പക്ഷെ മനുഷ്യരെ തുല്യമായി കാണാത്ത ഒരു കാലമായിരുന്നു. അപ്പൊ അത് തുല്യമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അറിവുള്ളവർ തുല്യമായി കാണണം, സമമായി കാണണം എല്ലാവരും, ഭേദചിന്ത പാടില്ല മനുഷ്യരിൽ തന്നെ. എന്തിനു? മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികളിൽ പോലും ആ ഭേദചിന്ത പാടില്ല എന്ന് പറഞ്ഞു. ഈ ഉപദേശത്തെ ഇതേപടി സ്വീകരിച്ചിട്ടുള്ളവരും ഉണ്ടായിട്ടുണ്ട്, വളരെ ചുരുക്കം പേര്. അതും ഭാരതത്തിൽ പിൽക്കാലത്ത് വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളിലും മറ്റും ഇതുപോലുള്ള ഈ പറഞ്ഞ അക്ഷരംപടി, അതായത് ചണ്ഡാളനെന്നോ ബ്രാഹ്മണനെന്നോ ഉള്ള ഭേദം കൂടാതെ മനുഷ്യരോടെല്ലാം തുല്യമായി തന്നെ വ്യവഹാരത്തിൽ നീതി പുലർത്തിയിരുന്നു, സാമൂഹ്യനീതി പുലർത്തിയിരുന്നു. പക്ഷെ ബാക്കി വന്ന സമ്പ്രദായങ്ങളെല്ലാം, പ്രത്യേകിച്ച് അദ്വൈത സമ്പ്രദായത്തിൽ, ഇത്രയും വലിയ മഹത്തായ ഒരു സിദ്ധാന്തത്തെ പറയുകയും പ്രവൃത്തിയിൽ അത് പാടില്ല എന്ന് വളരെ വാശി പിടിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും ഇന്നുള്ളവർക്ക് അറിയത്തില്ല എന്നുള്ള അവർക്ക് അവരാചാരങ്ങളെയും പ്രവൃത്തിയെയും തത്വത്തെയും രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നും ആ രീതിയിലാണ് പിന്തുടർന്നു വരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് എല്ലാം അദ്വൈതം എന്നുള്ളതാണ്. അതിന് പറയുന്നതിന് ന്യായമുണ്ട്, യുക്തിയുണ്ട്. യുക്തി പറയുന്ന എന്താണ്? ഭാവാദ്വൈതം സദാ കുര്യാത് ക്രിയാദ്വൈതം പിന്നെ കുത്ര, അതാണ് അതിന് പറയുന്ന യുക്തി. അദ്വൈതം ഭാവനയിൽ മാത്രമേ സാധ്യമാകൂ, അല്ലാതെ വ്യവഹാരത്തിൽ പ്രവൃത്തിയിൽ അദ്വൈതം സാധ്യമാകത്തില്ല എന്നാണ്. ആ പറയുന്നതിലൊരു യുക്തിയുണ്ട്. എങ്ങനെ? അദ്വൈതിയാണെങ്കിലും വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ലോകനീതിക്കനുസരിച്ച് തന്നെ വ്യവഹരിച്ചേ പറ്റൂ, പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. ബ്രഹ്മസൂത്രത്തിൽ നമ്മളത് ചർച്ച ചെയ്താണ്, പശുവാദി വിശ്വ വിശേഷ എന്ന് പറയുന്ന ഭാഗം അതിനുവേണ്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അദ്വൈതത്തിലൊരു മുഖ്യമായ സിദ്ധാന്തമാണ്. അദ്വൈതിയാണെങ്കിലും വ്യവഹാരത്തിൽ ഭേദചിന്തയോടുകൂടിയേ വ്യവഹരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അത് യുക്തിയുക്തമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഭക്ഷണം, അദ്വൈതിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തെ ഭക്ഷണമായി സ്വീകരിക്കത്തുള്ളൂ. അഭക്ഷ്യമായ വസ്തുക്കൾ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അതിനടുത്ത് ഭക്ഷിക്കാറില്ല. അപ്പൊ എന്തുവരുന്നു? വ്യവഹാരം ഭേദദൃഷ്ടി ആശ്രയിച്ചിട്ടാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷ ഭേദം, ഇത്തരം കാര്യങ്ങളെല്ലാം അദ്വൈതമാണെന്ന് പറഞ്ഞ് ആ ഭേദബുദ്ധി കളഞ്ഞിട്ട് വ്യവഹരിക്കാനൊക്കത്തില്ല. പ്രവൃത്തി ഇത്തരം ഭേദങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്വൈതത്തിൽ വിവരിക്കാൻ പറ്റും. പക്ഷേ ആ ഭേദം അന്നത്തെ സ്മൃതികളിലും ശാസ്ത്രങ്ങളിലും എല്ലാം നിർദ്ദേശിച്ചിരുന്നത് അതേപടി തന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ നീതിയെ നിഷേധിക്കുന്ന നിയമങ്ങളെയും അതേപടി തന്നെ സ്വീകരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഇടയിൽ ജാതിചിന്ത, മനുഷ്യന്റെ ഇടയിൽ പഴയകാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, ഇതിനെയെല്ലാം ഈ അദ്വൈതികളും സപ്പോർട്ട് ചെയ്തിരുന്നു. അത് കേൾക്കുമ്പം ആർക്കെങ്കിലും മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ കരഞ്ഞു മാറ്റിക്കോളും, അല്ല വേറെ വഴിയൊന്നുമില്ല. അത് ഓരോരോ സന്ദർഭങ്ങളിലും അത് കാണിക്കും. അപ്പൊ ഇതാണ് ഈ ഹിന്ദുധർമ്മത്തിനൊന്ന് അധപതനം, മറ്റ് മതങ്ങൾക്കുള്ള നേട്ടം അതാണ്. മറ്റു മതങ്ങളിലും ഇത്തരം ഉച്ചനീചത്വങ്ങളൊക്കെ വേറെ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഈ വിദ്യയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മനുഷ്യനോട് സമമായി വ്യവഹരിക്കുന്ന കാര്യത്തിലും എല്ലാം നമ്മുടെ ഈ സനാതന സമ്പ്രദായക്കാർ സ്വീകരിച്ച ഒരു നില എല്ലാവരും സ്വീകരിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ശുഭാഗനിയും മറ്റും എല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് പറയുന്നത്. അവർക്ക് അശുദ്ധിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവരോട് ഇടപെടരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. മറ്റവരെങ്ങനെയല്ല, അവരുടെ അടുത്ത് പോയി അവരെ മാറ്റിയെടുക്കണമെന്നാണ്. അങ്ങനെ രണ്ടു തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിർഭാഗ്യവശാല് നമ്മുടെ ആചാര്യന്മാർക്കില്ലാതെ വന്നു. അത് വന്നത് ഈ ആധുനിക കാലത്താണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരിക്കലും നമ്മുടെ ആചാര്യന്മാരുടെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശങ്കരാചാര്യനെ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ 4 ഭാഗത്തായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ച് ധർമ്മചക്രം പ്രവർത്തിപ്പിക്കുന്നതിനെന്നാണ്. പക്ഷെ ഈ മഠങ്ങളിൽ നിന്നും ഒരു കാലഘട്ടത്തും ഇന്നുമില്ല, പണ്ടും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇന്നിപ്പം നമ്മൾ ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ അന്ന് ഒരു കാലഘട്ടത്തിലും അവർ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്, ഇങ്ങനെയുള്ളവരെ അടുത്തു പോകരുത്, ശുഭാഗനിയും ചണ്ടാളിനെയൊന്നും സ്പർശിക്കരുത്, സ്പർശിച്ചു കഴിഞ്ഞാൽ അശുദ്ധിയായിപ്പോവും, ഇവിടെ നിഴല് പോലും വരാൻ പാടില്ലെന്നാണ്. നിഴലിലെങ്ങാനും സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയി കുളിച്ചോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യണം, കുളിച്ചാൽ മാത്രം പോരെ, പിന്നെ തൊട്ടു കഴിഞ്ഞുള്ള കാര്യം പറയാനുണ്ട്. പക്ഷെ മറ്റുള്ളവരെന്താ ചെയ്യുന്നത്? അവര് അത്തരം ആൾക്കാരുടെ അടുത്ത് പോയി അവരെ ശുശ്രൂഷിച്ച് സേവിച്ച് അവരുടെ ആശയങ്ങൾ അവരിലേക്ക് പകർത്തി അവരുടെ ആൾക്കാരായി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയുള്ള നമ്മുടെ എല്ലാ സമ്പ്രദായക്കാരും ചെയ്തത് അവരെ, ചുരുക്കം ചില ഭക്തി പ്രസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരുണ്ട്, അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മാറ്റി നിർത്തി ഇതെല്ലാം ഒതുങ്ങിപ്പോയി. ഇതെല്ലാം വളരെ ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിലായി. അതിനൊക്കെ കുറച്ച് പിന്നീട് വന്ന ആചാര്യന്മാർ ഇതൊന്നും ശരിയല്ല എന്ന് ചിന്തിച്ച് ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ സ്വാമി ഇങ്ങനെയൊക്കെയുള്ളവരൊന്ന് കുറച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ ഈ, എന്നിട്ടും ഇന്നും ഈ ശങ്കരാചാര്യന്മാരൊന്നും ഇന്നും മാറിയിട്ടില്ല. ഇവരുടെ ഇന്നും പഴയ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവരെയൊന്നും ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല, ഇവരെയൊന്നും നന്നാക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. അതിന് കാരണം എന്തുകൊണ്ട്? ഈ പ്രാചീന ആചാര്യന്മാരെല്ലാം ഈ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. അവർ സർവത്തിനും ബ്രഹ്മത്തെ കാണുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ മനുഷ്യരെ മനുഷ്യനായി കാണുമെന്നും ഇവരാരും പറയുന്നില്ല. അതാണ് പറഞ്ഞത്. അവർക്ക് ഒരു ദീർഘവീക്ഷണം ഇല്ലാതായിപ്പോയി. ഒരു സമൂഹത്തിന്റെ ഭാവി വളർച്ചയെ, അതിന്റെ പരിണാമത്തെ എല്ലാം എങ്ങനെ നോക്കി കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സർവജ്ഞന്മാരല്ലാതായിപ്പോയി. അതായിരുന്നു നമ്മുടെ ഈ ഭാരതത്തിന് വന്ന ഏറ്റവും വലിയൊരു വീഴ്ച. അക്കാര്യത്തിൽ ശങ്കരാചാര്യർക്കും വലിയൊരു പങ്കുണ്ട്. അപ്പൊ ശങ്കരാചാര്യരോടുള്ള എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ശങ്കരാചാര്യരുടെ സാമൂഹിക വീക്ഷണം ഒരിക്കലും ഇന്നത്തെ സമൂഹത്തിന്റെ നീതിബോധത്തിന് യോജിച്ചായിരുന്നില്ല. അത് ആ പരമ്പരയിൽ ഇന്നും അത് തന്നെയാണ് തുടരുന്നത്. അത് കാലം കഴിയും തോറും അവരിക്കാര്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യന്മാരായിട്ടാണ് വരുന്നത്. ഒരു കാരണവശാലും വഴങ്ങുന്ന സ്വഭാവമല്ല ഇന്നും കാണുന്നു. അതിന് മാറ്റം വരുത്തിയ ഇത് വളരെ അടുത്ത കാലത്താണ് അതിന് മാറ്റം വന്നത് ആചാര്യന്മാർ. അതാണ് നമ്മളെ ഇത് അപ്പോൾ പലരും പെട്ടെന്ന് പറയും ശങ്കരാചാര്യര് മനീഷാവഞ്ചക എഴുതിയിട്ടില്ലേ, ചണ്ടാലോസ്തു സത് ദ്വിജോസ് ഗുരുരുത്യേഷ മനീഷാമമായ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെയുള്ള ശങ്കരാചാര്യരെ കുറിച്ച് ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കും. ഈ പറയുന്നവര് ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിച്ച് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല. മനീഷാപഞ്ചകത്തിനും വാസ്തവത്തിൽ ഇത് തന്നെയാണ് സമർത്ഥിക്കുന്നത്. അല്ല, അവിടെ മനുഷ്യന്റെ സമത്വം ഒന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നു നമ്മൾ ധരിച്ചിരിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മൾ സൂചിക്കാറുണ്ട്. ഞാനും അങ്ങനെ പലരും വ്യാഖ്യാനിച്ച് കേട്ട് സൂചിച്ച ആളാണ്. സ്വയം വ്യാഖ്യാനിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന്. അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് സമം എന്ന് വെച്ചാൽ ബ്രഹ്മം. സർവത്ര ചണ്ഡാളനായാലും ബ്രാഹ്മണനായാലും ചണ്ഡാലോസ് ദ്വിജോസ്വതേന ഇവിടെയും പറയുന്നു. ഈ പറയുന്ന കാര്യം തന്നെ ബ്രഹ്മത്തെ കണ്ടുകൊള്ളുക എന്നുവെച്ചാൽ ആ പറയുന്നതിൽ തന്നെ ഉണ്ട്. എന്താണ് ചണ്ഡാളനെ ചണ്ഡാളനും ബ്രാഹ്മണൻ ബ്രാഹ്മണനുമാണ്. പക്ഷെ രണ്ടിനും കൂടെ ഒന്നിനെ നമുക്ക് കാണാം, ഇതിനെ ബ്രഹ്മത്തെ. ഇപ്പൊ ചണ്ടാളനെന്ന് എടുത്തു പറയുന്നതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ചണ്ടാളൻ വേറെയാണ്, ബ്രാഹ്മണൻ വേറെയാണ്. എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടിനെയും പ്രത്യേകം പ്രത്യേകം പറയുന്നത്. ഗുരു രണ്ടിനും ഗുരുവിനെ കാണണമെന്നാണ്. നമ്മൾ തന്നെ പറയുന്നത് എന്താണോ, ബ്രാഹ്മണാദി ജാതികൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെന്നാണ്. അതല്ലോ ഇവിടുത്തെ സിദ്ധാന്തം ഗീതിയിലും പറയുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഗുരു ആരായിരിക്കും? ബ്രാഹ്മണനായിരിക്കും. അപ്പൊ പിന്നെ ചണ്ടാളൻ എങ്ങനെ ഗുരുവാകും? ചണ്ടാളനെ എങ്ങനെ ഗുരു എന്ന് വിളിക്കാൻ പറ്റും? കാരണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതിയെ കൽപ്പിക്കുന്നതെങ്കിൽ ചണ്ടാളനൊരിക്കലും ഗുരുവാകത്തില്ല. ചണ്ടാളെന്ന് പറഞ്ഞത് ചണ്ടാളൻ തന്നെയാണ്, താമസിയാണ് ഇവിടെ പറയുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുകയും പിന്നെ പറയുന്നു ചണ്ടാളൻ ഗുരുവാണെന്ന് പറയുകയും ചെയ്ത് അതിന്റെ അർത്ഥം തോന്നുന്നു. അപ്പോൾ അവിടെ ചണ്ടാളെന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. ചണ്ടാളെന്ന് പറയുന്നത് അധകൃതനൊരുത്തനുണ്ട്, ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേറൊരുത്തനുണ്ട്. ആ ചണ്ടാളന് ഒരിക്കലും ഗുരുവാകാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ചണ്ടാളനും ബ്രാഹ്മണനും ഗുരുവാണെന്നാണ്. അപ്പോൾ ഈ ഗുണകർമ്മ സിദ്ധാന്തത്തിന് തന്നെ അതെതിരാ പറയുന്നു. ചിന്തിച്ചാലേ അത് മനസ്സിലാവും, മന്ദബുദ്ധിയൊക്കെ മനസ്സിലാകത്തില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വാസ്തവത്തിൽ ജന്മം കൊണ്ടൊരു ചണ്ടാളനെയും ജന്മം കൊണ്ടൊരു ബ്രാഹ്മണനെയും അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചിട്ടാണ് പറയുന്നത്, നിർഭാഗ്യവശാൽ ഒരു ചണ്ടാളൻ ജ്ഞാനിയായി തീർന്നാൽ അയാളെ ഞാൻ അംഗീകരിക്കുമെന്നാണ്. അല്ലെങ്കിൽ എന്താണ്, ഗുരു എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്, ചണ്ടാളൻ ഒരിക്കലും ഗുരു ആകത്തില്ല. ഇവിടെ പറയുന്ന കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതിയിൽ ഇതെല്ലാം വേറെ വേറെ തന്നെയായിരുന്നു. അത് കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് അംഗീകരിച്ചിരുന്നു. അതിൽ ആരെങ്കിലും ഇനി ഗുരുവായി തീർന്നാൽ എന്നൊരു ഭേദഗതി വരുത്തുകയാണ്. എന്നുവെച്ചാൽ അവിടെ അംഗീകരിക്കുകയാണ് ഇതിലെ മനുഷ്യൻ സൃഷ്ടിച്ച ഭേദം. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഭേദങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഗൂഢമായി അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, ഇതിനെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, ആ ബ്രാഹ്മണൻ തന്നെയാണ് ഗുരു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ചണ്ടാളിന് ഗുരുവാകാൻ പറ്റത്തില്ല. കാരണം അത്തരം സംസ്കാരം ഇല്ലാത്തവനാണ്, അവൻ താമസനാണ്. പിന്നെ പറയാം എന്താണ്, എല്ലായിടത്തും ബ്രഹ്മമുണ്ടെന്ന് പറയാം. ആ സിദ്ധാന്തത്തിന് തെറ്റില്ല. കാരണം എന്താണ്, ഇതെല്ലാം അദ്വൈത ഇതനുസരിച്ച് സാത്വികവും രാജസവും താമസവും എല്ലാം ഇതിൽ കൽപ്പിതമാണ്. ആ അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ വ്യവഹാരത്തിൽ ഒരു സമൂഹ വ്യവസ്ഥിതിയിൽ ദൃഷ്ടിയിൽ അവിടെ പറയുമ്പോൾ എന്തുവരുന്നു, ഇതിനെല്ലാം എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ സാമൂഹ്യ നീതി അനുസരിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഗീതയിൽ ഇത് പറയുന്നത് അതിനൊരു ഒരു തിരുത്തലായിട്ടാണ്. ഗീതാകാരൻ ഗീതയിൽ ഈ ശ്ലോകം എഴുതിയത് ആരായത്, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു, മനുഷ്യന് ഇങ്ങനെ ഭേദങ്ങൾ എല്ലാം കൽപ്പിച്ചിരുന്നു, അത് ശരിയല്ല, അറിവുള്ളവർ ഇവരെ എല്ലാം തുല്യരായി കാണണം, സമദർശിത്വം എന്ന് പറയുന്നതാണ്, മനുഷ്യനിൽ അങ്ങനെ ഭേദം കൽപ്പിക്കാൻ പാടില്ല. എന്തിനാ, പക്ഷി മൃഗാദികളിൽ പോലും അത്തരം ഭേദം കൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി, ഒരു നീതിബോധത്തിന് വേണ്ടി മനുഷ്യന് ഒരു സമമായ കാഴ്ചപ്പാട് വേണം. അത് മൃഗങ്ങളിൽ മാത്രം പോരാ, മനുഷ്യരിൽ മാത്രം പോരാ, സർവ്വജീവജാലങ്ങളോടും അങ്ങനെ ഒരു സമമായ കാഴ്ചപ്പാട് വേണം എന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. അതിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് അത്ര ഒരു വ്യവഹാരികമായ ഒരു നീതിബോധവും ഇതിനു വേണ്ടി പറഞ്ഞ ഒരു കാര്യത്തെ പോലും ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പഴയ കാര്യങ്ങളെല്ലാം സമർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി വരുന്നുണ്ട് സ്ത്രീകളുടെ കാര്യം, അതുകൂടെ ഇപ്പൊ പറയുന്നുണ്ട്. അത് വരുന്ന സന്ദർഭത്തിൽ പറയാം. കാരണം സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയൊക്കെ പിടിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനത് പറയുന്നില്ല, അതിന്റെ സന്ദർഭം വരും. ഏ വിശ്യു പാപയോനിയ സ്ത്രീയോ വൈശ്യ സ്ഥതാ ശൂദ്ര സ്ഥേവിയാന്തി പരാംഗതി എന്ന് പറയുന്നൊരു ഭാഗം വരും. ഇവിടെ ആ വിഷയം പറയാം. ഇവിടെ ഇപ്പൊ പറയുന്ന ഇതാണ് സമദർശിത്വം എന്ന് പറയുന്നത്. സാമൂഹ്യ നീതിക്ക് വേണ്ടി പറഞ്ഞാണ് ഇവിടെ. അതായത് മനുഷ്യരെല്ലാം തുല്യരാണ്, എല്ലാവരോടും വ്യവഹാരത്തിലും ഭാവനയിലും എല്ലാം തുല്യത വേണം, മനുഷ്യന് ഒരു രീതിയിലും വേർതിരിവ് പാടില്ല എന്നുള്ള ഒരു ആശയം കിട്ടത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ഈ ഭാഗത്തെ പോലും പഴയ നിയമങ്ങളും എല്ലാം സാധൂകരിക്കുന്നതിന് പഴയ ആചാരങ്ങൾ വേണ്ടിയിട്ടാണ് ഈ സംസ്കൃത പണ്ഡിതന്മാരെല്ലാവരും വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് സംസ്കൃതം പഠിച്ചാൽ മനുഷ്യൻ നന്നാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമദർശിത്വം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാത്തിനും ബ്രഹ്മത്തെ കാണുക എന്നുള്ളൊരർത്ഥം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എല്ലാവരെയും തുല്യരായി കാണണം എന്നുള്ളൊരാശയം ഇവിടെ ഈ വ്യാഖ്യാതാക്കളൊന്നും പറയുന്നില്ല. അത് ചില പറയുന്നുണ്ട്. അതേവ സമം പശ്യൻ തീതി എന്നത് വ്യവഹരം തീതി ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും സമമായി കാണുക എന്ന് വെച്ചാൽ ഇതെല്ലാം ബ്രഹ്മമാണെന്ന് കാണുക എന്നത് വ്യവഹരം തീ എന്ന് വെച്ചാൽ അവരോട് അങ്ങനെ വ്യവഹരിക്കാൻ പാടില്ല, സമമായി വ്യവഹരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അവർക്ക് എല്ലാം തുല്യമായ നീതി അതൊന്നും പാടില്ലെന്നാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള അതൊന്നും പണിയരുത്. അന്ന് എങ്ങനെയാണോ നമ്മുടെ സ്മൃതികളിലൊക്കെ എഴുതി വെച്ചിരുന്നത്, അന്ന് എഴുതി വെച്ചിരുന്നത് എന്താണോ, വിദ്യ, ശൂദ്രന് വിദ്യ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം അതുകൂടി തന്നെ അനുസരിച്ചുകൊണ്ട് അതിലൊന്നും മാറ്റം വരുത്തിരുന്ന ശ്ലോകത്തിൽ നോക്കുക. സമദർശിന പണ്ഡിതാഹ സമദർശിന വിദ്യാവിനയസമ്പന്നേ, വിദ്യാവിനയസമ്പന്നമായിരിക്കുന്ന ബ്രാഹ്മണേ, ബ്രാഹ്മണനും വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണനിലും ഗവി ഗോവിലും ഹസ്തിനി ഹസ്തിയിലും ശുനി നായിലും ശ്വപാകെ ചണ്ടാളനും പണ്ഡിതാഹ സമദർശിന, പണ്ഡിതന്മാർ സമദർശികളാണ്. ഇവിടെ ഒരു പണ്ഡിതനോട് എഴുതിയിട്ടുണ്ട്, ഏത് ശ്ലോകപുഷ്ടംഭേന, ഈ ശ്ലോകത്തെ സ്വീകരിച്ചുകൊണ്ട് ചണ്ഡാളാദീനാം അസ്പൃശ്യത്വം ന ഗീതാസമ്മതമിതി ഫലബന്ധ പരാസ്ഥ. ചണ്ഡാളാദികളെ അസ്പൃശ്യതയുണ്ട് എന്നുള്ളത് ഗീതാസമ്മതമല്ല എന്നുള്ള സിദ്ധാന്തത്തെ പരാസ്ഥ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഭാഷകാരന്റെ വ്യാഖ്യാനം വെച്ച് ഒരാളർത്ഥം പറഞ്ഞിരിക്കുന്നതാണ്. ഈ ശ്ലോകത്തെ സ്വീകരിച്ചുകൊണ്ട് ആരോ ചിലർ വ്യാഖ്യാനിച്ചു ചണ്ഡാളാദികൾക്ക് അസ്പൃശ്യത്വം ഇല്ല, അത് ശരിയല്ല, ആ വ്യാഖ്യാനം ശരിയല്ല എന്നാണ് ഒരാൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ശ്ലോകം കൊണ്ട് ചണ്ഡാളാദികൾക്ക് അസ്പൃശ്യത ഉണ്ട് എന്ന് സമർത്ഥിക്കാവുന്നതാണ്. അതല്ല, ഇത് ഞാൻ പറയുന്നതല്ല, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പറയുന്ന യുക്തി എന്താണോ അത് പറയുന്നത്, പ്രാസാദേ അശ്മമയീം സുരപ്രതികൃതിം സോപാന പങ്ക്തിം തഥാ ദൃഷ്ട്വാ മൂർത്തിപദേ ശിരോ നിദധതേ അന്യസ്യാം ജനാ പാദുകേ. മനസ്സിലായോ? പറയുന്നത് നമ്മളെ ഈ ഇതുണ്ടല്ലോ വീടിൽ സ്റ്റെയർകേസ് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശിവന്റെ മൂർത്തി ഉണ്ടാക്കിയിരിക്കുന്നതോ അതും കല്ലുകൊണ്ട് തന്നെ. രണ്ടും പാറയാണെങ്കിലും ആ അതുപയോഗിക്കുന്ന യുക്തിയാണ്, ആ സ്റ്റെപ്സിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ പാറയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പാദം വയ്ക്കുന്നു. ആ സമയം അതേ ശില കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആ മൂർത്തിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, ശിരസ് വയ്ക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. സമദർശിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ഇത് വ്യാഖ്യാനിക്കുന്നതാണ്. സമദർശിത്വം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിനെയും നമ്മൾ പാറയായിട്ടാണ് കാണുന്നത്. പക്ഷെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നു, ഒരിടത്ത് പാദം വയ്ക്കുന്നു, ഒരിടത്ത് ശിരസ് വയ്ക്കുന്നു. അതുപോലെ ബ്രാഹ്മണനെയും ചണ്ഡാളനെയും കണ്ടാൽ, ഒരുത്തനെ കണ്ടാൽ ചവിട്ടണം, മറ്റവനെ കണ്ടാൽ നമസ്കരിക്കുന്നു. ഇതിവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്, ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇയാളെന്തോ സംസ്കൃതം പിടിച്ചിട്ട് വേണ്ടാതിനും പറയുന്നു എന്നാരും പറയരുത്. ഞാനിപ്പോ വായിച്ചിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഇപ്പൊ ചണ്ടാളനെ കണ്ടാൽ ചവിട്ടണം, ബ്രാഹ്മണനെ കണ്ടാൽ അവനെ കുമ്പിടണം. അതിനുദാഹരണം പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇത് വായിച്ചിട്ടാ ഞാൻ പറയുന്നത്. ഈ സംസ്കൃതം അറിയാത്ത, ഇത് വായിച്ചാൽ മനസ്സിലാകാത്ത ആൾക്കാർ പറയും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഇനിയത് സംശയം ഉണ്ടെങ്കിൽ സംസ്കൃതം പഠിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക, ഞാൻ പറഞ്ഞ മലയാളം തന്നെ ഇതിന്റെ അർത്ഥമാണോ. ഇതിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയാതിരിക്കുന്ന എങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വളരെ സ്പഷ്ടമായി എഴുതി വച്ചിരിക്കുന്നു. ശിരോ നിദധതേ അന്യസ്യാം ജന പാദുകേ. ഈ നിയമം വേണം സമൂഹത്തിനും ചെയ്യാനെന്നാണ് അവർ പറയുന്നത്. ശിരസ് വയ്ക്കേണ്ടടുത്ത് ശിരസ് വയ്ക്കണം, പാദം വയ്ക്കേണ്ടടുത്ത് പാദം വയ്ക്കണം, ചവിട്ടേണ്ടവനെ ചവിട്ടണം, തൊഴേണ്ടവനെ തൊഴണം. അതാരെ തൊഴണം? ബ്രാഹ്മണനെ തൊഴണം, മറ്റവനെ ചവിട്ടണം. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചത് സമൂഹത്തിന്. മറ്റു മതക്കാർ പഠിപ്പിച്ചതോ അവരിടയ്ക്ക് പോയി. ഇവിടെ എന്താണ് ആൾക്കാർ മതപരിവർത്തനം നടത്തുന്നു അതൊക്കെ പറയും. നമ്മൾ കിടന്ന് വളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഇതാ പണ്ടുള്ള ജനങ്ങളെ പഠിപ്പിച്ച ഇതാ ഇങ്ങനെ ചെയ്യണമെന്നോ. പിന്നെ ആൾക്കാർ അവരുടെ അടുത്ത് ആരാണോ പോകുന്നത് അവരുടെ കൂടെ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതെഴുതി വെച്ചിരിക്കുകയാണ്, പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ വ്യാഖ്യാതാക്കളും ഇതിപ്പോ അദ്വൈതി മാത്രമല്ല, വിശിഷ്ടാദ്വൈതി, മറ്റേ ദ്വൈതിയും മറിച്ച ദ്വൈതി എല്ലാം ഇത് തന്നെ പറയുന്നു. സംസ്കൃതം പഠിച്ച എല്ലാവരും ഇത് തന്നെ പറയുന്നു. എന്തൊരു കഷ്ടമാണ്. ഇന്ന് ഉള്ള നമ്മുടെ ആചാര്യന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം അവർ സംസ്കൃതം പഠിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടില്ല. പഠിച്ചു പോയവർക്കായി പ്രയാസം, മനഃപ്രയാസം വരുന്നത് ഇത് കാണുമ്പോൾ. എല്ലാ വ്യാഖ്യാനങ്ങളിലും ഇതെഴുതിയിട്ടുണ്ട്. ഇനി വീണ്ടും ശങ്കരാചാര്യ ഇത് എടുത്തു പറയുകയും ചെയ്യും. അത് ശങ്കരഭാഷ്യത്തിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. തഥാപി ബ്രാഹ്മണാദിഷ പൂജ്യത്വാദി സാമ്യബുദ്ധോ അഭോജ്യന്യത്വാദി ദോഷ സ്മൃത തത്ര പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നു, ബ്രാഹ്മണാദികളുടെ പൂജിക്കണമെന്ന് പറഞ്ഞു, അഭോജ്യാന്യത്വം ചിലരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ചണ്ടാളന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ശാസ്ത്രങ്ങൾക്ക് വിരോധം വരത്തില്ലേ? ദോഷമല്ലേ ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ? സർവത്ര സമദർശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് പറയുന്നുണ്ട് കുഴപ്പമില്ല, അതെല്ലാം നമ്മുടെ ആചാര്യ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചവിട്ടേണ്ടവനെ ചവിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നുള്ളു. എല്ലാം സംസ്കൃതത്തിലാണെന്നേ ഉള്ളൂ. അടുത്ത് നോക്കുക. നിർദോഷം ഹി സമബ്രഹ്മ തസ്മാത് ബ്രഹ്മണി സ്ഥിതാഹ. എത്രയോ നല്ല കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്, സമത്വത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും. അതിന്റെ ഇടയ്ക്കാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുകൊണ്ട് കുത്തിത്തിരിയിരിക്കുന്നത്. ചിന്തിക്കുമ്പം തന്നെ നമ്മുടെ മനസ്സ് വിഷയം വരുന്ന കാര്യങ്ങൾ. അതിനുവേണ്ടിയിട്ട് എത്ര പേജുകളാണ് ഇവിടെ ചിലവാക്കിയിരിക്കുന്നത് ഓരോരുത്തർ ഓരോ വ്യാഖ്യാതാക്കൾ ഈ കാര്യം പറയാൻ വേണ്ടി, ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടി മാത്രം. അക്കാര്യത്തിൽ ഭാഷ്യകാരനും ഒട്ടും മോശമല്ല. അതാണ് അടുത്ത് പറയുന്നത്, നനു അഭോജ്യന്യാഹത്തെ ദോഷവന്ത സമാസമാഭ്യാം വിഷമസമേ പൂജാത ഇതി സ്മൃതേർ ഇന്നത്തെ ദോഷവന്ത ഇന്നത്തെ കഥം ഹേവത്തേർ ജീവദ്ഭിരേഹത്തെ ഹി സമദർജിഭി പണ്ഡിതേഹി ജിതോ വശീകൃത സർവോ ജന്മയേഷാം സാമ്യ സർവഭൂതേഷു ബ്രഹ്മണി സമഭാവി സ്ഥിതം നിശ്ചലീഭൂതം മനോ അന്ധകരണം ദർദോഷം. യദ്യപി ദോഷവസ്സു ശ്വപാകാദിഷു മൂഢൈ തദ്ദോഷേർ ദോഷവതിവ വിഭാവ്യതേ തഥാപി തദ്ദോഷേർ അസ്പൃഷ്ടം ഇതി നിർദോഷം ദോഷവർജിതം. ഇവിടെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഈ പറയുന്ന ഇതിനെയൊക്കെ സമർത്ഥിക്കത്തക്ക രീതിയിലാണ്. അതും വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിന്ന് അഭോജ്യന്യാഹത്തെ ദോഷവന്ത ഇത് പറയണം. ഈ ചണ്ടാളന്റെയും മറ്റും കാര്യം പറഞ്ഞ് അവരോടൊക്കെ സമമാണെന്ന് പറഞ്ഞു, അതങ്ങനെ ശരിയാവും. എന്തുകൊണ്ട് അഭോജ്യന്യാഹ? അഭോജ്യന്നം എന്ന് പറയുന്നത് അന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരാണ്. അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവരുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അതായത് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന പുരോഹിതന്മാർ. ഞാനൊരു പ്രത്യേകിച്ച് ഒരു വർഗത്തെ സമൂഹത്തെ അധിക്ഷേപിക്കണം ധരിക്കരുത്. ഇപ്പോൾ പൗരോഹിത്യ വൃത്തി ജീവിച്ചിരുന്നവർ, അതിലും തന്നെ ഈ സ്വാർത്ഥ മതികൾ, ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചവർ, അവർ പരാന്ന ബുക്കുകളായിരുന്നു. അതായത് മറ്റുള്ളവൻ അധ്വാനിക്കുന്നതിന്റെ പങ്കുപറ്റി ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വയം അധ്വാനിച്ച് ഭക്ഷണം കഴിക്കേണ്ട സന്ദർഭം വന്നിട്ടില്ല. അപ്പോൾ ആരുടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ സ്മൃതികളിലെ ഏറ്റവും വലിയൊരു ചർച്ചാവിഷയം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമെന്നുള്ളതാണ്. അന്ന് ചിന്തിച്ചിരുന്ന അങ്ങനെയല്ല, നമുക്ക് ആരുടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുവെച്ചാൽ സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നതല്ല, മറ്റുള്ളവരുടെ ഭക്ഷണം ആരുടെയൊക്കെ കഴിക്കാൻ ആരുടെയൊക്കെ കഴിക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ട് എത്രയോ പേജുകളാണ് എഴുതി വിട്ടിരിക്കുന്നത്. അപ്പോൾ അഭോജ്യാന്നം ഇന്നാരിന്നാരുടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽപ്പെടുന്നതാണ് ഈ ചണ്ടാളന്മാർ അങ്ങനെയൊക്കെ ഉള്ളവർ, എല്ലാം ശൂദ്രന്മാർ, അവിടെയൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് ഈ ഗൗതമ ധർമ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രകരണത്തിൽ ഒരു സൂത്രമാണ് ഇവിടെ ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നത്. സമാഭ്യാം വിഷമസമേ പൂജാദഹ. ഇതിന്റെ വ്യാഖ്യാനം തന്നെ പലതരത്തിലാണ്. ഇതിലെ പ്രത്യേക കർമ്മങ്ങളെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില കർമ്മങ്ങളിൽ സമപൂജ, വിഷമപൂജ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതായത് വൈദികന്മാരിൽ തന്നെ ഒരേ വേദശാഖകൾ അധ്യയനം ചെയ്യുന്നവർ അവരെ സമന്മാരെന്ന് പറയും. അതിൽ തന്നെ പലതരത്തിലുള്ള വേദശാഖകൾ അധ്യയനം ചെയ്യുന്നവർ വിഷമന്മാരെന്ന് പറയും. അത് വേറെ വിഷയമാണ്. ഇതിൻ്റെ ഒരു ആ ഒരു പ്രകരണത്തിൽ ആരൊക്കെയാണ് അഭോജ്യ അന്നന്മാരെന്നെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രകരണമാണ്. അതിലേക്ക് നമ്മൾ കിടക്കാതെ തന്നതിൻ്റെ സമ അസമാഭ്യാം വിഷമ സമയ പൂജാദഹ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കത്തിലുള്ള വ്യാഖ്യാനം ഞാൻ പറയാം. മറ്റത് കർമ്മകാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ പറയുന്നത് സമമായി, അതായത് പൂജനീയരായിട്ടുള്ളവരെ പൂജിക്കാതിരിക്കുക, ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകും. അപൂജനീയരായവരെ പൂജിക്കുക, അങ്ങനെ ചെയ്താലും നരകത്തിൽ പോകും. അതാണ് സൂത്രത്തിന്റെ താല്പര്യം. അപ്പൊ ഇവിടെ അപൂജനീയർ എന്ന് പറയുന്ന ആരാണ്? ചണ്ടാളിനെയും മറ്റും. ഇപ്പൊ ചണ്ടാളിനെയും മറ്റും പൂജിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ അവരെ പൂജിച്ചു കഴിഞ്ഞാൽ ആ പൂജിക്കുന്നവൻ നരകത്തിൽ പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പൊ ഗീതയിൽ പറഞ്ഞു എന്താണ്, ചണ്ടാളന് സമദൃശ്യത്വം വേണം. അപ്പൊ ബ്രാഹ്മണനെ കാണുന്നത് പോലെ തന്നെ ചണ്ടാളിനെയും കണ്ടു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ചെയ്യുന്ന ഉപചാരങ്ങളെല്ലാം ചണ്ടാളനും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്മൃതിക്ക് വിരോധം വരും, അത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്ന് പറയുമ്പോൾ അവിടെ നമ്മളീ പറയുന്ന തരത്തിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബ്രാഹ്മണനെ എന്നുള്ള പറയുന്നത് ആ സമൂഹത്തിന്, ആ പുരോഹിത സമൂഹത്തിന്, അവരെ മാത്രമേ പൂജിക്കാവൂ. ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ചെയ്യുന്ന ഉപചാരങ്ങൾ ഈ പറയുന്ന ചണ്ടാളനോ അല്ലെങ്കിൽ ശൂദ്രനോ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നവൻ നരകത്തിൽ പോകുന്നു. അതിനൂടെ പറയുന്നത് എന്തുകൊണ്ട്? അഭോജ്യന്നാഹത്തെ, അവരെല്ലാം അഭോജ്യന്നന്മാരാണ്. അവരുടെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ പാപമാണ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ്. ദോഷവന്ത, ഇതാണ് പൂർവപക്ഷമാണത്, സിദ്ധാന്തമല്ല, പൂർവപക്ഷം പറയുകയാണ്. അതിനവർ ഈ സൂത്രത്തെ ഉദ്ധരിക്കുകയാണ്, ഗൗതമ ധർമ്മസൂത്രത്തെ. സമാസമാഭ്യാം വിഷമസമി പൂജാദ ഇതി സ്മൃതേഹി എന്നുള്ള സ്മൃതി കൊണ്ട് എന്ന് പറയുന്നു. അതിന് സിദ്ധാന്തമാണ് പറയുന്നത്. ഇന്നത്തെ ദോഷവന്ത പറയുന്നുമില്ല, ദോഷമില്ല. പക്ഷെ ഇത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ സമദൃശിത്വത്തെ സഹായിക്കത്തക്ക തരത്തിലല്ല. ഇന്നത്തെ ദോഷമന്ത കഥ എന്തുകൊണ്ട്? ഇനി ശ്ലോകത്തിലേക്ക് കടക്കേണ്. ഹൈവ ജീവദ്ഭിരേവത്തേഹി സമദർശിഭിഹി പണ്ഡിതേഹി ജിതോ വശീകൃത സർഗോ ജന്മ. ഈ പണ്ഡിതന്മാര്, തത്വജ്ഞാനികൾ, സമദർശികൾ എന്നുവെച്ചാൽ യഥാർത്ഥ ജ്ഞാനികൾ, ഇഹൈവ എന്നുവെച്ചാൽ ജീവിച്ചിരിക്കെ തന്നെ, തേഹി വശീകൃത സർഗ ജന്മ, അവർ ജന്മത്തെ അതിജീവിച്ചു കഴിഞ്ഞു. ജീവിച്ചിരിക്കെ തന്നെ അവർ മുക്തന്മാരായി കഴിഞ്ഞു. യേഷാം സാമി സർവഭൂതേഷു ബ്രഹ്മണി സമഭാവി സ്ഥിതം നിശ്ചലീഭൂതം മനു അന്ധകരണം നിർദോഷം. എന്തുകൊണ്ടാണ്? ഈ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലും സിഡിയിലും ഒക്കെ പിടിച്ചു വെച്ച് ജനങ്ങളെ കൊണ്ട് കാണിക്കരുത്. ഉള്ള വിശ്വാസം കൂടെ അവർക്ക് നഷ്ടപ്പെടുന്നു. ഏഷാ സ്വാമി സർവഭൂതേഷു ബ്രഹ്മണി സമഭാവേ സ്ഥിതം നിശ്ചലീഭൂതം മനോ അന്ധകരണം നിർദോഷം. അതുകൊണ്ടെന്താണ്? സർവഭൂതേഷു ബ്രഹ്മണി സമഭാവേ സ്ഥിതം നിശ്ചലീഭൂതം മനോ അന്ധകരണം നിർദോഷം. അവരുടെ മനസ്സ് അന്ധകരണം നിർദോഷമായി ബ്രഹ്മത്തിൽ സ്ഥിരമായി യഥാർത്ഥ സമദർശിയുടെ കാര്യം പറയുകയാണ്. അതുകൊണ്ട് അവർ ജന്മത്തെ അതിജീവിച്ചു, അതിജീവിച്ചിരിക്കുകയാണ്. അവിടെയാണ് പറയുന്നത്, യദ്യപി ദോഷവസ്തു ശുപാകാദിഷു മൂഢഹി തദ്ദോഷവതിവ വിഭാവ്യത്തെ. പറയുന്നു, ഈ ശുപാകാദികളിലും മറ്റും ദോഷമുള്ളവരാണ്, അവിടെ അംഗീകരിക്കുകയാണ്. ഈ പറഞ്ഞ ശുപാകൻ എന്നുവെച്ചാൽ അവനെ ചേർത്തിരിക്കുന്ന നായോടൊപ്പമാണ്, നായ്ക്ക് തുല്യമായിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ നായ്ക്ക് തുല്യമായി ഗണിക്കേണ്ടവനായ ആ ചണ്ഡാളൻ ദോഷമുള്ളവനാണ്. ദോഷമുള്ളവനാണെങ്കിലും ഇവിടെ പറയുന്നു, ഇവിടെ ആധ്യാത്മികമായ ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ മൂഢഹി അജ്ഞന്മാരെന്ത് ചെയ്യുന്നു, തദ്ദോഷവ ദിവ വിഭാവ്യതേ, ആ ദോഷങ്ങളെല്ലാം ബ്രഹ്മത്തെ സ്പർശിക്കുന്നതായി കരുതുന്നു, അത് ശരിയല്ലെന്നാണ്. അവിടെയാണ് പറയുന്നത്, ശുപാകന് ദോഷമുണ്ട്, പക്ഷെ ആ ദോഷം ബ്രഹ്മത്തെ സ്മരിക്കുന്നുണ്ട്, ബ്രഹ്മത്തിന് ആ ദോഷമില്ല. ഇതാണ് അദ്വൈതികളുടെ നിലപാട് എന്ന് വെച്ചാൽ, ബ്രഹ്മത്തിന് ദോഷമില്ല, അതേസമയം ശുപാകന് ദോഷമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ധരിക്കുന്നത് പോലെ ബ്രഹ്മത്തിന് ദോഷമില്ലാത്തതുകൊണ്ട് ശുപാകനും ദോഷമില്ലെന്നല്ല. ഇവിടെ പറയുന്നത് എന്താണ്, മൂഢന്മാർ അജ്ഞാനികൾ തദ്ദോഷേഹി ദോഷവതിവ വിഭാവിതെ, ആ ശുപാകന്റെ ദോഷത്തെ ബ്രഹ്മത്തിനുണ്ടെന്ന് കരുതുന്നു, അത് ശരിയല്ല. തഥാപി തദ്ദോഷേഹി അസ്പൃഷ്ടം, ആ ശുപാകന്റെ ദോഷം കൊണ്ട് ബ്രഹ്മത്തിന് ദോഷം വരുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കുകയാണ്. ഒന്ന്, ബ്രഹ്മം നിർദോഷമാണ്, അതേസമയം ശുപാകന് ദോഷമുള്ളവനുമാണ്. അപ്പോൾ ഇതാണ് വ്യവഹാര ഭാട്ട നയം എന്ന് പറയുന്നത്, രണ്ടിനെയും അംഗീകരിക്കും. അപ്പോൾ സാമൂഹികമായി ഇവർക്കൊന്നും യാതൊരു നീതിക്കും അവകാശമില്ല, അസമയം ബ്രഹ്മം എന്നുള്ള നിലയ്ക്ക് ഇവർ ഗുരുക്കന്മാരുമാണ്. അതാണ് പറയുന്നത്, തദ്ദോഷയിൽ അസ്പൃഷ്ടം, നിർദോഷം, ദോഷവർജിതം, ദോഷവർജിതം. അപ്പോൾ ഈ ദോഷരഹിതം എന്നെല്ലാം പറയുന്നത്, സമത്വം എന്നൊക്കെ പറയുന്നത് ബ്രഹ്മത്തിന് മാത്രമേ യോജിക്കത്തുള്ളൂ, എല്ലാ മനുഷ്യർക്കും യോജിക്കത്തില്ല. പിന്നെ യോജിക്കുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ, ബാക്കിയുള്ളവർക്കൊന്നും ഇത് യോജിക്കത്തില്ല എന്നാണ് ഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെയുള്ളവർ ആചാരവും സ്മൃതികളെയും എല്ലാം അതിനുവേണ്ടിയിട്ടാണ് ഈ ഗൗതമ സ്മൃതിയെ തന്നെ ഇവിടെ, ഈ ഒരു സ്മൃതിയെ ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും, ഇതിനെ കൊണ്ടുവന്നതന്നെ എന്തിനു വേണ്ടിയിട്ട്, ഇത്തരം ദുരാചാരങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യസ്മാ നാവി സ്വഗുണദോഷ ഭിന്നം നിർഗുണത്വ ചൈതന്യസ്യ. ചൈതന്യത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാം ശരിയാ, ബ്രഹ്മത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ ശരിയാണ്. സ്വഗുണ ഭേദ ഭിന്നം പറയുന്നു, നിർഗുണത്വ ചൈതന്യസ്യ, ഈ ഗുണങ്ങളൊന്നും ചൈതന്യത്തിലില്ല, അതുകൊണ്ട് ഈ ഗുണങ്ങളെ കൊണ്ട് ചൈതന്യത്തിന് ഭേദം വരുന്നില്ല, അതൊക്കെ ശരിയാണ്. ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ശരിയാണ്. ആധുനിക വ്യാഖ്യാതാക്കന്മാർ ഇവിടെയൊക്കെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്, വ്യാനസ്വാമിയെ പോലെ അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതിയെ പോലെയുള്ളവരെല്ലാം ഇത്തരം ഭാഗങ്ങളെ കാണുന്ന എന്താണ്, ബ്രഹ്മം നിർദോഷമാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ കാണുന്ന എല്ലാം നിർദോഷമാണ്, ഒന്നിനും ദോഷമില്ല, മനുഷ്യരിലും ദോഷമില്ല. കാരണം എല്ലാം ബ്രഹ്മത്തിൽ കല്പിതമാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിൽ ദോഷങ്ങൾ കൽപ്പിക്കുന്നത്, അതിൽ ദോഷം കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് ആധുനിക വ്യാഖ്യാനവും പഴയ വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം. പഴയ വ്യാഖ്യാതാക്കൾ എന്താണ് പറയുന്നത്, ഇതെല്ലാം ബ്രഹ്മത്തിൽ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ബ്രഹ്മത്തിൽ ഈ പറയുന്ന സ്വഗുണ ഭേദഭിന്നം, ബ്രഹ്മത്തിൽ യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല, ദോഷവുമില്ല, ബ്രഹ്മം നിർദോഷമാണ്. പക്ഷേ ഇതിൽ കൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഗുണദോഷങ്ങളുണ്ട്, അതിലെ ഗുണദോഷങ്ങൾ നമ്മൾ കൽപ്പിച്ച ഗുണദോഷങ്ങളാണ്, അതിനെ അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് തന്നെ പോകണം. അപ്പോൾ അവിടെ ഈ മനുഷ്യരുടെ ഇടയിലും ഉച്ചനീചത്വങ്ങളും അനീതികളും എല്ലാം അവിടെ സമർത്ഥിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പഴയ വ്യാഖ്യാനം അനുസരിച്ച്, പുതിയ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിലോ അത് സാധ്യമല്ല. കാരണം ബ്രഹ്മം നിർദോഷമാണെങ്കിൽ ബ്രഹ്മത്തിൽ കൽപ്പിച്ചിരിക്കുന്നതും നിർദോഷം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഉച്ചനീചത്വങ്ങൾക്കും അസമത്വങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെയാണ് ആധുനിക വ്യാഖ്യാതാക്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പഴയ വ്യാഖ്യാതാക്കൾ അങ്ങനെയല്ല ചെയ്തത്. ഭക്ഷ്യതിജ ഭഗവാൻ ഇച്ഛാധീന ക്ഷേത്രധർമ്മത്വം. ഞാൻ ഈ കാര്യം ഇത് ഇങ്ങനെ പല യാഥാസ്ഥികന്മാരായിട്ടുള്ള അദ്വൈത സമ്പ്രദായത്തിൽപ്പെട്ട പലരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ആ കാര്യത്തോട് യോജിക്കുകയാണ്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ഇങ്ങനെ തന്നെയാണ്, എന്നെ പഠിപ്പിച്ചതും ഇങ്ങനെ തന്നെയാണ്, ഞാൻ പഠിച്ചതും ഇങ്ങനെ തന്നെയാണ്. ഇനി എന്നെ പഠിപ്പിച്ച ആളുടെ തകരാറ് വല്ലതും ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ മറ്റു പല ആചാര്യന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ശങ്കരാചാര്യരുൾപ്പെടെയുള്ളവരടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പഠിച്ചതിൽ വല്ല തകരാറ് വേണോ, എന്റെ ബുദ്ധിശൂന്യതയാണോ, ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണോ എന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഭാഷകാരന്റെ യഥാർത്ഥമായ അഭിപ്രായം അത് തന്നെയാണ്. അതെങ്ങനെയാണ്, ഇത് വളരെ ലളിതമായ ഭാഷയിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന കാര്യം, ഇത് എങ്ങനെ മറിച്ചാവും? ഭാഷകാരന്റെ സിദ്ധാന്തം അത് തന്നെയാണ്. എന്താണ്? ബ്രഹ്മം നിർദോഷമാണ്, ബാക്കി അതിൽ കൽപ്പിച്ചിരിക്കുന്നതിൽ ഗുണവും ദോഷമുണ്ട്. അതിൽ ഈ പറയുന്നതുപോലെ തന്നെ തൊഴിക്കേണ്ടവനുമുണ്ട്, തൊഴേണ്ടവനുമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ സിദ്ധാന്തം, അദ്വൈതം ഇത് തന്നെയാണ് എന്നാണ്. ഈ അങ്ങനെ അല്ലാതെ പറയുന്ന ഒരു ആചാര്യനെയും ഒരു ശങ്കരാചാര്യനെയും ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരുമായിട്ട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ശങ്കരാചാര്യ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ശങ്കരായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയുന്നു. അത് എന്നോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പഠിച്ചു പോയതുകൊണ്ടില്ലെങ്കിൽ യോജിച്ചില്ല, ഞാൻ കുറെ കാലം എനിക്ക് യോജിപ്പായിരുന്നു. ഭക്ഷ്യതിജ ഭഗവാൻ ഇച്ഛാധീനം ക്ഷേത്രധർമ്മത്വം പറയുന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഇച്ഛാദികൾ എല്ലാം ക്ഷേത്രധർമ്മമാണ്, ശരീരധർമ്മമാണ്. അതായത് ഈ ചണ്ടാളന്റെയും മറ്റും ദോഷങ്ങളും ക്ഷേത്രധർമ്മമായിട്ടാണ് അവർ പറയുന്നത്. ശരീരധർമ്മമാണ് അവിടെ അത് അതൊക്കെ അതിലുള്ളതാണ്. അതുകൊണ്ട് ആ ദോഷങ്ങൾ ഇരിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് മനുഷ്യന് ദോഷമുണ്ട്. പക്ഷെ ആ ദോഷങ്ങളെ അംഗീകരിക്കുകയും അതെല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. ബ്രാഹ്മണത്വം താമസത്വം ഈ രണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ള അംഗീകരിക്കേണ്ടി വരും. പക്ഷെ മനുഷ്യരിൽ ഇത്തരം ഗുണങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് അവരതിനോട് കൂട്ടിച്ചേർക്കുന്ന എന്താണ്? പഴയ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മനുഷ്യനിൽ ഉച്ചനീചത്വങ്ങൾ പുലർത്തണമെന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ വാശി പിടിക്കുകയാണ്, അവിടെയാണ് നമുക്ക് യോജിക്കാൻ വയ്യാതെ വരുന്നത്. അല്ലാതെ മനുഷ്യരിൽ ഭേദമില്ലെന്നല്ല. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ബ്രാഹ്മണത്വമുണ്ട്, ചണ്ടാളത്വമുണ്ട് മനുഷ്യർ, അത് നമുക്ക് അംഗീകരിക്കേണ്ടി തന്നെ വരും. പക്ഷെ അത് ഇരിക്കെ വ്യവഹാര നീതി എന്തായിരിക്കണം? അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ, ഒരിടത്ത് ശിരസർപ്പിക്കണം, വേറെടുത്ത് പാദമർപ്പിക്കണം എന്നുള്ള ആ നീതി, വളരെ കാടൻ നീതി. അത് ഈ ആധുനിക സമൂഹത്തിലും അത് തന്നെ ചെയ്യണമെന്ന് ആണ് ഈ ആചാര്യന്മാർ ഇന്നും പറയുന്നത്. അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഇതുവരെ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? എന്തുകൊണ്ട്? ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ്. എന്നെ പഠിപ്പിച്ച ഗുരുവിന്റെ അടുത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊന്നും നിനക്ക് പിടിക്കത്തില്ല, കാരണം നീ ശൂദ്രനാണ്, നീ ശൂദ്രനായതുകൊണ്ട് നിനക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് ബ്രാഹ്മണനെ മനസ്സിലാവും, ഭാഷകാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് അത് ബ്രാഹ്മണനെ ഉൾക്കൊള്ളാൻ പറ്റും, ശൂദ്രനൊരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ ഗുരു എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ ആ സ്മൃതികളെ അതിനെയെല്ലാം പൂർണ്ണമായും അംഗീകരിച്ച് തന്നെ പോകണം എന്നാണ്. അത് അംഗീകരിക്കുമ്പോൾ ഇത് അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ എന്നെ പഠിപ്പിച്ചത്? ശൂദ്രനാണെങ്കിൽ ഗതിയോടുകൊണ്ട് പഠിപ്പിച്ചു പോയി എന്നാ പറഞ്ഞത്. പഠിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പഠിപ്പിച്ചാണ്ട് ഉത്തമമായ വിശ്വാസം. പക്ഷെ എങ്ങനെയോ പഠിപ്പിച്ചു പോയി, പഠിപ്പിച്ചതിന്റെ ദോഷമാണ് ഇപ്പൊ ഇത് എനിക്കിത് കേൾക്കേണ്ടി വന്നതെന്നും പറഞ്ഞു എന്നും പറഞ്ഞു. അതാണ് പണ്ടേ പറഞ്ഞിട്ടുള്ളത്, ശൂദ്രനെ ഇത് പഠിപ്പിക്കരുത്. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ടല്ലേ ഇപ്പൊ അത് ചോദ്യം ചെയ്തത്, പഠിപ്പിച്ചാണെ തന്നെ ചോദ്യം ചെയ്തത്, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇതുകൊണ്ടാണ് പണ്ടേ പറഞ്ഞത് പഠിപ്പിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നു. അനാദിത്വ നിർഗുണത്വാതിരി അനാദിത്വ നിർഗുണത്വ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ബ്രഹ്മത്തിന്റെ നിർഗുണഭാവത്തെ ഭഗവാൻ സമർത്ഥിക്കുന്നു. അതേസമയം മറ്റുള്ള ദോഷങ്ങളെല്ലാം ക്ഷേത്രധർമ്മങ്ങളാണ്. അതുകൊണ്ട് ഈ ദോഷങ്ങളൊന്നും ശപാകന്റെ ദോഷവും മറ്റു ദോഷങ്ങളൊന്നും പരമാർത്ഥത്തിൽ ഈ ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണോ ഇവിടെ പറയുന്നത് എന്താണോ ജന്മത്തെ അതിജീവിച്ചത്, ഈ ആത്മബോധം കൊണ്ട് ആരാണോ ജന്മത്തെ അതിജീവിച്ചത്, ആരുടെ മനസ്സാണോ ആ ബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്നത്, അവനെന്താണ് എല്ലാ ദോഷങ്ങളെയും അവൻ അതിജീവിച്ചിരിക്കുന്നു. നിർദോഷം ഹി സമബ്രഹ്മ, ആ ബ്രഹ്മം ദോഷരഹിതമായി സമമായിരിക്കുന്നു. യേഷാം മനഃ, ആരുടെ മനസ്സാണോ സാമ്യസ്ഥിതം, സമമായ ബ്രഹ്മത്തിൽ നിഷ്ഠയുള്ളതായിരിക്കുന്നത്, തേഹി അവരാൽ ഇഹൈവ, ഈ ജന്മത്തിൽ തന്നെ, സർഗഹജിത, ജന്മത്തെ ജയിച്ചിരിക്കുന്നു. സമം ബ്രഹ്മ നിർദോഷം ഹി, സമമായിരിക്കുന്ന ആ ബ്രഹ്മം നിർദോഷമാണ്. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ സമദർശിന എന്നിടത്ത് സമശബ്ദത്തിന് ബ്രഹ്മമെന്ന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചതുകൊണ്ട് ഇവിടെ സമശബ്ദത്തിന് ബ്രഹ്മമെന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണ്, സമം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണ്. ആ ബ്രഹ്മ സമമാണ്, നിർദോഷമാണ്. തസ്മാത്, അതുകൊണ്ട് തേ ബ്രഹ്മണിസ്ഥിതാഹ, അവർ ബ്രഹ്മനിഷ്ഠരാണ്, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. പ്രഹിഷ്യേത് പ്രിയം പ്രാപ്യ നോദ്യജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസംമൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ യസ്മാ നിർദോഷം ബ്രഹ്മ സമം ബ്രഹ്മാത്മാ തസ്മാ. നിർദോഷം സമം ബ്രഹ്മ, നിർദോഷമായിരിക്കുന്നു, സൗമായിരിക്കുന്നു ബ്രഹ്മം ആത്മാ. തസ്മാത്, അതുകൊണ്ട് ന പ്രഹിഷ്യേത്, ന പ്രഹർഷം കുര്യാ, പ്രിയം ഇഷ്ടം പ്രാപ്യ ലബ്ധ്വ നോ ദിജേത്, പ്രഹർഷം കുര്യാ, ന പ്രഹർഷ്യേത്, ആഹ്ലാദിക്കരുത്. എപ്പോ പ്രിയം ഇഷ്ടം പ്രാപ്യ ലബ്ധ്വ, ഇഷ്ടത്തെ പ്രിയത്തെ നേരിട്ട് അതിൽ പ്രഹർഷം എന്ന് വെച്ചാൽ അധികമായ ഹർഷം, മതിമറന്നുള്ള ആഹ്ലാദം അത് പാടില്ല. അതിന് പ്രഹർഷം പ്രശബ്ദം കൂടെ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഉദ്ധിജയൻ പ്രാപ്യ വച അപ്രിയം അനിഷ്ടം ലബ്ധ, ഇതിന്റെ നേരെ വിപരീതം. അപ്രിയം പ്രാപ്യ, അപ്രിയമായത് നേടുമ്പോൾ ഉദ്യോഗം വരുന്നു. അതായത് അമിതമായ ആഹ്ലാദത്തിന്റെ നേരെ വിപരീതമായപ്പോൾ അത്യധികമായ ഉത്കണ്ഠ ആശങ്ക മനസ്സിൽ വരുന്നതാണ് ഉദ്യോഗം എന്ന് പറയുന്നത്, ഉദ്വേഗം. അതും വരരുത് മനസ്സിന്, ഇതാണ് നമ്മൾ മനസ്സിന്റെ ടെൻഷൻ എന്ന് പറയുന്നത്. അത് വരരുത്. നോ ദ്വിജയ പ്രാപ്യ വച്ച അപ്രിയം അനിഷ്ടം ലബ്ധ, എന്നാൽ ജീവിതത്തിൽ രണ്ടും വരാം, രണ്ടിന്റെയും സന്ദർഭങ്ങളുണ്ടാകാം. പ്രഹർഷത്തിനും ഉദ്യോഗത്തിനുമുള്ള ഉദ്വേഗം, ഉദ്യോഗമല്ല ഉദ്വേഗം, രണ്ടിനുമുള്ള സന്ദർഭങ്ങൾ വരാം. അപ്രിയം അനിഷ്ടം ലബ്ധ, ദേഹ മാത്ര ആത്മദർശനാം ഹി പ്രിയപ്രിയപ്രാപ്തി ഹർഷവിഷാദസ്ഥാനേ ന കേവല ആത്മദർശിന. ദേഹമാത്ര ആത്മദർശിനാം ഹി, ദേഹമാത്രത്തെ ആത്മാവായി കാണുന്നവര് പ്രിയപ്രിയപ്രാപ്തി, അവർക്കെന്ത് വരുന്നു? ദേഹത്തെ മാത്രം ആത്മാവായി കാണുന്നവന് പ്രിയപ്രിയപ്രാപ്തി. പ്രിയത്തെയും അപ്രിയത്തെയും പ്രാപിക്കുമ്പോൾ ഹർഷവിഷാദസ്ഥാനെ, അവൻ ഹർഷവും വിഷാദവും ഉണ്ടാകുന്നു. അവൻ രണ്ടിലും ഒന്നിൽ, ഒന്നുകിൽ അവൻ മതിമറന്ന് ആഹ്ലാദിക്കും അല്ലെങ്കിൽ ദുഃഖിക്കും. എന്നാൽ കേവലാത്മദർശിന, കേവലാത്മദർശികൾക്കത് സംഭവിക്കുന്നില്ല. തസ്യ പ്രിയപ്രിയപ്രാപ്തി അസംഭവ. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അവനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്രിയപ്രാപ്തിയില്ല. പ്രിയവും അപ്രിയവും പ്രാപിക്കുമ്പോൾ ഹർഷവിഷാദങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ദേഹാഭിമാനികൾക്ക് പ്രിയാപ്രിയങ്ങൾ വളരെ കൂടുതലാണ്. പ്രതിക്ഷണ അവർക്ക് പ്രിയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? മനുഷ്യന് ഒരു വസ്തുവിൽ പ്രിയ അപ്രിയം ഉണ്ടാകുന്നത് ആ വസ്തുവിനോടുള്ള അവന്റെ ഭാവനയ്ക്കനുസരിച്ചാണ്. വസ്തുവിനെ അവൻ എങ്ങനെ കാണുന്നു അതനുസരിച്ചിട്ടാണ് അവന് പ്രിയാപ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മചിന്ത ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസാരമായ തുച്ഛമായ ഭൗതിക വിഷയങ്ങൾ അയാൾ പ്രതീക്ഷണം, അയാളുടെ മനസ്സിൽ ശക്തമായ പ്രിയാപ്രിയ ഭാവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അയാളുടെ മനസ്സ് സദാസമയവും ഹർഷവിഷാദങ്ങളിലായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ആത്മനിഷ്ഠയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേവലാത്മദർശിന, അവരെ സംബന്ധിച്ചിടത്തോളം അവരീ തുച്ഛമായ ഭൗതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട്, അത് കൊടുക്കാത്തതുകൊണ്ട് പ്രിയാപ്രിയപ്രാപ്തി അസംഭവ. അവരിൽ പ്രിയാപ്രിയ പ്രാപ്തി തന്നെ വിരളമാണ്. ആ പ്രിയാപ്രിയ പ്രാപ്തി വിരളമായതുകൊണ്ട് അവരുടെ അന്ധകരണത്തിൽ ഹർഷവിഷാദങ്ങളും വിരളമായിരിക്കും. ഉണ്ടാകുന്നത് തന്നെ അവർ ബാധിക്കുന്നില്ല. കിഞ്ച സർവഭൂതേഷേക സമഹ നിർദോഷ ആത്മേതി സ്ഥിര നിർവിചികിത്സ ബുദ്ധിരയസ്യ സസ്ഥിര ബുദ്ധി അസമ്മൂഢ സമൂഹവർജിത യഥോക്ത ബ്രഹ്മവി ബ്രഹ്മണിസ്ഥിതോ അകർമ്മകർ സർവകർമ്മസന്യാസി. കിഞ്ച മറിച്ച് എന്താണ്? സർവഭൂതേഷു ഏക, സർവഭൂതങ്ങളിലും ഏകനായിരിക്കുന്ന, സമഹ സമനായിരിക്കുന്ന, നിർദോഷ നിർദോഷമായിരിക്കുന്ന ആത്മീയതി അവനാണ് താൻ, അങ്ങനെ ഇരിക്കുന്നവനാണ് താൻ എന്നാണ്. നേരത്തെ പറഞ്ഞ രീതിയിൽ ചണ്ഡാളനും ബ്രാഹ്മണനും എന്നായിരിക്കുന്നത്? താൻ തന്നെ എന്നുകൂടെ ചിന്തിക്കണം. അതുകൂടെ ഭാഷ്യകാരം പറയുന്നുണ്ട്. അല്ലാതെ ചണ്ഡാളനും ബ്രാഹ്മണനും ഇരിക്കുന്നത് ബ്രഹ്മമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ആ ചണ്ഡാളനും ബ്രാഹ്മണനും ഇരിക്കുന്നത് താൻ തന്നെയാണ്, ചണ്ഡാളനായും ബ്രാഹ്മണനായും ഇരിക്കുന്നത് എന്നറിയണം. അങ്ങനെ ഇരിക്കുന്നവൻ സ്ഥിര നിർവിചികിത്സ ബുദ്ധി, അങ്ങനെയുള്ള സ്ഥിരമായ സംശയരഹിതമായ ബുദ്ധിയസ്യ ആർക്കാണോ ഉള്ളത് അവനാണ് സ്ഥിരബുദ്ധി. ആ എല്ലാ ശരീരത്തിനും താൻ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള സ്ഥിരബുദ്ധിയുള്ളവൻ, അങ്ങനെ ഒരു ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് ഇതിനോടെല്ലാം നീതിയില്ലാതെ പെരുമാറാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയത്തില്ല. അതാണ് സമബുദ്ധി. സ്ഥിരബുദ്ധി അസമ്മൂഢ സമൂഹവർജിത, അവന്റെ മോഹം നശിച്ചിരിക്കുന്നു. അവന് വ്യവഹാരത്തിനും മോഹം വരത്തില്ല. യഥോക്ത ബ്രഹ്മവിത്ത്, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി. ഇവിടെ ഗീതാകാരൻ പറയാമെന്നുള്ളതിന്റെ പരമാവധി പറഞ്ഞു. ബ്രഹ്മണിസ്ഥിത അകർമ്മകൃത് സർവകർമ്മ സന്യാസി, അവൻ ആണ് വാസ്തവത്തിലുള്ള അകർമ്മകൃത്, അവനാണ് വാസ്തവത്തിൽ സർവകർമ്മ സന്യാസി, ഈ ബോധമുള്ളവൻ എന്നാണ്. കർമ്മണ്യകർമ്മയെ പശ്യേത് എന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഇപ്പം പ്രത്യേകിച്ച് സന്യാസത്തിനെ കുറിച്ച് പറയേണ്ട സന്ദർഭങ്ങളൊന്നുമില്ല. എന്നാലും ഭാഷകാരൻ അത് അവസരം കിട്ടുന്നിടത്തെല്ലാം ഒന്ന് പറയും സന്യാസത്തെ കുറിച്ച്. അതുകൊണ്ട് അത് ഇവിടെയും പറഞ്ഞു തന്നേ ഉള്ളൂ. യഥോക്ത ബ്രഹ്മവിത്ത്, ഇവിടെ ആ ബ്രഹ്മവിത്തിനെ കുറിച്ച് പറയുകയാണ്. ഈ സർവ്വപ്രാണികളിലും ബ്രഹ്മത്വമാണ്, മാത്രമല്ല ഈ സർവ്വപ്രാണികളുടെ രൂപത്തിലും ഇരിക്കുന്നത് താൻ തന്നെയാണെന്നറിയുന്നു. അപ്പോൾ അയാൾക്ക് പരമാർത്ഥത്തിൽ ഉള്ള അഭേദ ബുദ്ധി അത് തന്നെ വ്യവഹാരത്തിനും വരുന്നു. എന്നുവെച്ചാൽ അയാളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെയൊരു ബോധം വന്നവന് ഭേദബുദ്ധി വരാൻ പാടില്ല, വരത്തില്ല. വന്ന് ഉണ്ടായിരുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്ന ഈ ഭേദബുദ്ധികൾ, ഉച്ചനീചത്വ ഭാവനകൾ, ഇതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഭഗവാൻ ഇതെന്ന് ഉപദേശിച്ചത്. ഇവരെല്ലാം ഒരുപോലെയാണ്, ഇവരെ ഒന്നും വേറെ വേറെ കാണരുത് എന്ന് ഉപദേശിച്ചത്. പ്രിയം പ്രാപ്യ ന പ്രഹർഷിയേത്. പ്രിയത്തെ പ്രാപിച്ചിട്ട്, ഇഷ്ടത്തെ പ്രാപിച്ചിട്ട് ആഹ്ലാദിക്കുന്നില്ല. ന പ്രഹർഷിയേത് കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ വിധിക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഈ ശബ്ദങ്ങളെല്ലാം തത്വകഥനത്തിന്, അതായത് ഒരു കാര്യത്തെ അതുപോലെ പറയുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അങ്ങനെ പ്രഹർഷിയേത്, സന്തോഷിക്കരുത് എന്നുള്ളതല്ല തത്വജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, സന്തോഷിക്കുന്നില്ല. അപ്രിയം പ്രാപ്യ, അപ്രിയത്തെ പ്രാപിച്ചിട്ട് ന ഉദ്ധിജേ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നില്ല, ഉദ്യോഗം ഉണ്ടാകുന്നില്ല, ഉത്കണ്ഠ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ബ്രഹ്മവിത്ത്, എങ്ങനെയുള്ള ബ്രഹ്മവിത്ത്? സ്ഥിരബുദ്ധി, അവൻ സ്ഥിരബുദ്ധിയാണ്. ഇവിടെ സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗമില്ലാത്തവനെന്നുള്ള അർത്ഥത്തിലല്ല, മനസ്സ് ആത്മാവിൽ ഉറപ്പിച്ചവൻ, അസമ്മൂഢ മോഹം നശിച്ചവൻ, ബ്രഹ്മനിശ്ചിത ബ്രഹ്മത്തിൽ സ്ഥിതനായവൻ, ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുന്നവൻ, അവനാണ് ബ്രഹ്മവിത്ത്. അങ്ങനെയുള്ള ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു. ന പ്രഹർഷ്യേത് പ്രിയം പ്രാപ്യ, നോദ്യജേത് പ്രാപ്യ ച പ്രിയം, സ്ഥിരബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. അതിന്റെ ഫലത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. കിഞ്ച ബ്രഹ്മണി സ്ഥിത ബാഹ്യസ്പർശേഷു, ബാഹ്യാസ്തേ സ്പർശാസ്ത ബാഹ്യസ്പർശാഹ സ്പൃശ്യന്തേ ഇതി സ്പർശാഹ ശബ്ദാദിയോ വിഷയാഹ തേഷു ബാഹ്യസ്പർശേഷു അസക്ത ആത്മാ അന്തക്കരണ യസ്യ സ്വയം അസക്താത്മാ വിഷയേഷു പ്രീതിവർജിത സൻ വിന്ദതി ലഭത്തെ ആത്മനീയ സുഖം തദ്വിന്ദതി. നേരത്തെ ഇത് തന്നെ പറഞ്ഞു, മാത്രാസ്പർശാസ്തു കൗന്ദേയ. അതുപോലെ ഇവിടെയും പറയാണ്, ബാഹ്യസ്പർശേഷു ബാഹ്യാസ്തേ സ്പർശാസ്ത ബാഹ്യസ്പർശങ്ങൾ, ബാഹ്യങ്ങളായിരിക്കുന്ന സ്പർശങ്ങൾ. എന്താണ് സ്പർശം എന്ന് പറഞ്ഞാൽ? സ്പൃശ്യന്തേ ഇതി സ്പർശാഹ ശബ്ദാദിയോ വിഷയാഹ, നമ്മൾ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതാണ് ഇവിടെ സ്പർശങ്ങൾ വിഷയങ്ങൾ. തേഷു ബാഹ്യസ്പർശേഷു, ഇപ്പൊ ബാഹ്യസ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഹ്യവിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. അസക്താത്മാ, അതിനോട് അതിന്റെ പരിണാമങ്ങളായിരിക്കുന്ന അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സർവ്വവിഷയങ്ങളും. ആ വിഷയങ്ങളോട് എന്താണ്? അസക്തമായ ആത്മാ, നിസ്സംഗമായ മനസ്സ് എന്നുവെച്ചാൽ അതിനെ അതിനോട് ബന്ധിക്കാത്ത മനസ്സ്, അല്ലെങ്കിൽ അത് എന്നെ ബന്ധിക്കാൻ കഴിയാത്ത മനസ്സ്, അന്ധകരണം. ഇവിടെ ആത്മാ ശബ്ദത്തിന് അന്ധകരണം എന്നർത്ഥം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മനസ്സ്, സ്വയം അസക്താത്മാ, അങ്ങനെയുള്ള മനസ്സോടുകൂടിയവൻ, വിശേഷു പ്രീതിവർജിത അതിനോട് ആസക്തിയില്ലാത്തവൻ, പ്രീതി ആസക്തി വിഷയങ്ങളിൽ അതിനോട് ആസക്തമല്ലാത്ത മനസ്സ്, അതിൽ ബന്ധിക്കാത്ത മനസ്സ്, അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യുന്നു? വിന്തതി ലഭ്യത ആത്മനീയ സുഖം, അവനിൽ തന്നെയുള്ള സുഖം അവന് കിട്ടുന്നു. തദ് വിന്തതി വിഷയങ്ങളോട് പ്രീതി ഉള്ളിടത്തോളം കാലം അവനിൽ തന്നെയുള്ള സുഖം അവന് കിട്ടത്തില്ല. വിഷയങ്ങളോടുള്ള പ്രീതി കുറഞ്ഞു വരുന്നതിനനുസരിച്ച്, അവന്റെ മനസ്സിന്റെ വിക്ഷേപം കുറഞ്ഞു വരുന്നതനുസരിച്ച് അവന്റെ ഉള്ളിൽ തന്നെയുള്ള ശാന്തി അതവൻ അനുഭവിക്കാൻ കഴിയുന്നു. ആത്മനീയ സുഖം തദ്വിന്തതി, തന്നിലുള്ള സുഖത്തെ അവന് കിട്ടുന്നു. അതുകൊണ്ടാണ് മനസ്സെന്തുകൊണ്ട് ബഹിർമുഖമാകുന്നു? തന്നിൽ തന്നെയുള്ള സുഖം ആ മനസ്സിന് പ്രാപിക്കാൻ കഴിയുന്നില്ല. തന്നിൽ തന്നെയുള്ള സുഖത്തെ പ്രാപിക്കുന്നതിന് ഉള്ള യോഗ്യത മനസ്സിന് വരുമ്പോൾ മനസ്സ് വിഷയ സുഖങ്ങളോട് വിമുഖമാകും. ആധ്യാത്മിക സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്കും വിഷയസുഖങ്ങളോട് പ്രീതി വരുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? സംഭവിക്കുന്നതിന് കാരണം ആ മനസ്സിന് ആത്മസുഖത്തെ, ആത്മശാന്തിയെ അനുഭവിക്കുന്നതിന് കഴിയുന്നില്ല. അതിനുള്ള ക്ഷമത ആ മനസ്സിനില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനനുകൂലമായൊരു സംസ്കാരം ആ മനസ്സിനില്ല. അതിന് വേണ്ടുന്നുള്ള പരിശീലനം ആ മനസ്സിന് കിട്ടുന്നില്ല. രണ്ടും വേണം. അതിനനുകൂലമായ ആത്മസുഖത്തെ അനുഭവിക്കുന്നതിനുള്ള സംസ്കാരം ആ മനസ്സിന് വേണം. ആത്മസുഖത്തെ അനുഭവിക്കുന്നതിനുള്ള പരിശീലനം ആ മനസ്സിന് കിട്ടണം. ആ സംസ്കാരം പൂർവാർജിതമായി വേണം, പരിശീലനം വർത്തമാന ജന്മത്തിന് വേണം. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? ആത്മസുഖത്തെ, ആത്മശാന്തിയെ മനസ്സിന് നേടാൻ കഴിയുന്നില്ല. അത് നേടാത്തിടത്തോളം കാലം മനസ്സിന് വിഷയം കൂടിയേ തീരും. മനസ്സെപ്പോഴും പ്രീതിയുടെ പിറകെ പോകുന്നതാണ്. മനസ്സെപ്പോഴും സുഖോന്മുഖമാണ്, ആനന്ദോന്മുഖമാണ്. ആനന്ദത്തിന്റെ വഴിയാണ് മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു? അത് വിഷയസുഖത്തിലേക്ക് പോകുന്നു. കാരണം അതിന് സുഖമിരിപ്പുണ്ട്, അതിനറിയാം. വിഷയങ്ങൾ സുഖത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന, പ്രകടിപ്പിക്കുന്നതിനുള്ള, പുറത്തു കൊണ്ടുവരുന്ന ഉപാധികളാണ്. ആത്മനിഷ്ഠമായ സുഖം ആ മനസ്സിന് ലഭിക്കാത്തതുകൊണ്ടാണ് ആ മനസ്സ് അവിഷയനിഷ്ഠമായ സുഖത്തിന് വേണ്ടി പോകുന്നത്. പരമാർത്ഥത്തിൽ സുഖം വിഷയനിഷ്ഠമല്ല, ആത്മനിഷ്ഠം തന്നെ. പക്ഷെ വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു അത്ഭുതകരമായ കഴിവുണ്ട് ആത്മനിഷ്ഠമായിരിക്കുന്ന സുഖത്തെ അഭിവ്യഞ്ജിപ്പിക്കാൻ, പുറത്തു കൊണ്ടുവരിക്കാൻ. അല്ലെങ്കിൽ അത് മനസ്സിന് അനുഭവയോഗ്യമാക്കിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. അങ്ങനെയാണ് അഗ്നി സർവവ്യാപകമായിരിക്കുന്നു. ഘർഷണം കൊണ്ട് ആ അഗ്നിയെ നമുക്ക് പ്രകടമാക്കാൻ കഴിയും. സർവത്ര ഇരിക്കുകയാണ് അഗ്നി, സദാസമയം ഇരിക്കുന്നു. ഉള്ളതിനെ പ്രകടമാകാൻ പറ്റും. അതുപോലെ സുഖം എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞു സമ തസ്മാ, അത് സമമായിരിക്കുന്നു. സർവത്ര ഇരിക്കുന്ന സുഖം എന്ന് പറയുന്നു, ഇല്ലാത്ത സ്ഥലമില്ല. കാരണം അത് ആത്മസ്വരൂപമാണ്. അതുകൊണ്ട് അത് സർവത്ര ഇരിക്കുന്നു. അഗ്നിയെപ്പോലെ അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആ സുഖത്തെ അവന് പ്രകടമാക്കാൻ കഴിയുന്നില്ല. അത് പ്രകടമാക്കുന്നതിനുള്ള മനസ്സിന്റെ പരിശ്രമം, അതാണ് ജീവിതം എന്ന് പറയുന്നത്. മനസ്സതിനെ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? മനസ്സ് അതിന്റെ സാന്നിധ്യത്തെ എപ്പോഴും അറിയുന്നുണ്ട്, സുഖസാന്നിധ്യത്തെ. സുഖസാന്നിധ്യത്തെ അറിഞ്ഞാലും മനസ്സിനതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പം മനസ്സിനാ സുഖത്തെ അനുഭവിക്കും. സ്വാഭാവികമായും സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള മനസ്സിന്റെ ആ പ്രവണത, അതാണ് മനസ്സിനെ വിഷയങ്ങളോട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ വിഷയങ്ങളോട് ബന്ധിക്കുമ്പോൾ എന്തു വരുന്നു? ആ വിഷയങ്ങളെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് മനസ്സാസുഖത്തെ അനുഭവിക്കുന്നു. മനസ്സാസുഖത്തെ അനുഭവിച്ചത് ചാരിതാർത്ഥ്യം അടയുകയാണ്. അതാണ് വിഷയാനുഭവം. അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അതാണ് ജീവന്റെ ഗതി എന്ന് പറയുന്നത്. അതിനെ തന്നെയുള്ള സംസാരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ മനസ്സിന് പിന്മാറാനും കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ സർവവ്യാപിയായിരിക്കുന്ന സുഖത്തെ ഈ ഉപാധിരഹിതമായി വിഷയ ഉപാധിരഹിതമായി അതിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. വിഷയ ഉപാധിരഹിതമായി അതിനെ മനസ്സിനനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം വന്നത് സത്കർമ്മങ്ങൾ പുണ്യത്തിലൂടെ. പുണ്യമെന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പിന്നെ അത് സുഖത്തെ അനുഭവിക്കുന്നു. സദ്വൃത്തന്മാർ, ധാർമ്മികന്മാർ, സദാചാരികൾ അങ്ങനെ അനുഭവിക്കുന്നു. പുണ്യത്തിലൂടെ ആ സുഖത്തെ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്നും ഒരു പടി കൂടി ഉയർന്നു അതിനെ ആ സുഖത്തെ അനുഭവിക്കുന്നതിനാണ് ജ്ഞാനവും ഭക്തിയുമില്ല. അങ്ങനെ ആ സുഖത്തെ അനുഭവിക്കുന്നു. അങ്ങനെ അതിനെ അനുഭവിക്കണമെങ്കിൽ അവിടെ വിഷയത്തിൽ നിന്ന് മനസ്സ് പിന്മാറണം. ബാഹ്യേഷു ബാഹ്യസ്പർശേഷു അസക്ത വിഷയേഷു പ്രീതി വർജിത എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് ക്രമമായി സംഭവിക്കും, ഒരേ സമയം സംഭവിക്കത്തില്ല. ഒരേ സമയമാണെങ്കിലും അത് ക്രമമായി സംഭവിക്കുന്നു. എന്തുകൊണ്ട്? രണ്ട് തലങ്ങളാണ്, വിപരീതമായ രണ്ട് ധ്രുവങ്ങൾ. ഒന്ന് മനസ്സ് വിഷയാസക്തമായിരിക്കുന്നു, വിഷയ എന്ന് പറയുന്ന ഉപാധി സ്വീകരിച്ചേ മനസ്സിന് സന്തോഷിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റൊന്ന് വാസ്തവ സുഖം എന്ന് പറയുന്നതിന്റെ നേരെ വിപരീത ധ്രുവത്തിലാണ്. അങ്ങോട്ട് പോകുന്നതിന് മനസ്സിന് സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകും. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പരിശ്രമം എന്ന് പറയുന്നത് മനസ്സിന്റെ ആ സഹജമായിരിക്കുന്ന ആ പ്രവണതകളെ അത് നിലനിൽക്കേ തന്നെ ആ മനസ്സിനെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് അതിൻ്റെ നിജമായ സുഖത്തെ അനുഭവിക്കുന്നതിന് അതിനെ പാകമാക്കും. അത് ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് സാധന. അതിനു വേണ്ടിയിട്ടാണ് കർമ്മയോഗം തുടങ്ങിയ എല്ലാ സാധനങ്ങളും അനുഷ്ഠിക്കുന്നത്. അത് ക്രമമായി സംഭവിക്കണം. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? മനസ്സ് സ്വതേ വിഷയങ്ങളിൽ പ്രീതിയുള്ളതാണ്. പക്ഷെ പ്രീതി വർജിതമായ മനസ്സിന് മാത്രമേ ആത്മസുഖം അനുഭവിക്കാനും പറ്റൂ. അപ്പോൾ അവിടെ ക്രമമായി സംഭവിക്കണം, ഒരേ കാലത്ത് സംഭവിക്കണം. എങ്ങനെ? വിഷയങ്ങളിലുള്ള മനസ്സിന്റെ പ്രീതി കുറയ്ക്കണം. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ആത്മ ഉന്മുഖം ആക്കണം മനസ്സിനെ. അതിനാണ് ശ്രവണാദി സാധനങ്ങൾ, മറ്റ് സാധനങ്ങളെല്ലാം. ഇത് രണ്ടും ഏകകാലത്ത് സംഭവിക്കണം, ക്രമമായി സംഭവിക്കുന്നു. ഗോന്തോരം വിശേഷ പ്രീതി വർജിത സൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആ വിഷയങ്ങളിലുള്ള ആ പ്രീതി കുറഞ്ഞു കുറഞ്ഞ് വിന്ദതി ലഭതേ ആത്മനീയ സുഖം, ആത്മാവുള്ള സുഖത്തെ നേടുന്നു, തന്റെ സഹജമായ സുഖത്തെ അനുഭവിക്കുന്നു. ആ സഹജമായ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണ് ജീവൻ സ്വതന്ത്രനാകുന്നത്. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അതുവരെ എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചാലും അത് ഈ കെട്ടുപാടുകളിലൂടെയുള്ള സുഖമാണ്. അത് ഉടൻ തന്നെ അതിന് വിപരീത ഫലമായ ദുഃഖത്തെ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാലക്രമേണെങ്കിലും ഉണ്ടാക്കും. അതുകൊണ്ട് അത് ബന്ധനമാണ് ആ സുഖാനുഭവം. അത് അല്ല യഥാർത്ഥത്തിലുള്ള സുഖാനുഭവം. അതാണ് ഈ ശാസ്ത്രം ബോധിപ്പിക്കുന്നത്. അതാണ് അവൻ, അങ്ങനെയുള്ളവൻ എന്താണ്? സ ബ്രഹ്മയോഗയുക്താത്മാ. അങ്ങനെ മനസ്സ്, ആത്മോന്മുഖമായ മനസ്സ്, അതാണ് ബ്രഹ്മയോഗം എന്ന് പറയുന്നു. അതുള്ളവൻ ബ്രഹ്മയോഗയുക്തൻ. അങ്ങനെയുള്ള മനസ്സ് ബ്രഹ്മയോഗ യുക്താത്മാവ്. അങ്ങനെയുള്ള മനസ്സോട് കൂടിയവനും പറയുന്നു ബ്രഹ്മയോഗയുക്താത്മാ. ബ്രഹ്മണി യോഗ സമാധി ബ്രഹ്മയോഗ. ബ്രഹ്മത്തിൽ യോഗം വരുന്നു, ബ്രഹ്മത്തിൽ സമാധി വരുന്നു. സമാധി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? വേണ്ടവണ്ണം വയ്ക്കുക എന്നാണ്. ആധി എന്ന് വെച്ചാൽ ആധാനം. ആധാനം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ എടുത്തു വയ്ക്കുക, പുസ്തകം മേശപ്പുറത്ത് വയ്ക്കുന്നു. പുസ്തക ആധാനം സംസ്കൃതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ സമാധി, സം എന്ന് പറയുന്നത് സമീക്കം എന്നുള്ള അർത്ഥം. നല്ലവണ്ണം നല്ലവണ്ണം ഒരു വസ്തുവിനെ ഒരിടത്ത് വയ്ക്കുക. ഇവിടെ എന്തിനാണ് വയ്ക്കേണ്ടത്? മനസ്സിനെ. എവിടെ വയ്ക്കുന്നു? ആത്മാവിൽ വയ്ക്കുന്നു നല്ലവണ്ണം. ബാക്കിയുള്ള വസ്തുക്കളെയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ എന്ത് വരുന്നു? കാര്യം വേറെ കരണം വേറെ. പുസ്തകത്തെ മേശപ്പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ കൈകൊണ്ട്, പുസ്തകത്തിൽ നിന്നും ഭിന്നമായ കൈകൊണ്ട് പുസ്തകത്തെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ ബ്രഹ്മത്തിലെടുത്ത് വയ്ക്കണം, ആത്മാവിൽ വയ്ക്കണം, രണ്ടും ഒന്ന് തന്നെ. കരണവും കാര്യവും ഒന്ന് തന്നെ, മാത്രമല്ല കർത്താവും ഇവിടെ ഒന്നായിത്തീരും. ആരാ വയ്ക്കുന്നു? മനസ്സ് തന്നെ. മനസ്സുകൊണ്ട് മനസ്സിനെ ആത്മാവിൽ സമർപ്പിക്കുക, അതാണ് സമാധി, യോഗ സമാധി. അതെങ്ങനെയെങ്കിലും സമർപ്പിച്ചാൽ പോലെ, സദാസമയവും വാസ്തവത്തിൽ ഈ മനസ്സ് അതിനെ ആത്മാവിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും എന്ത് ചെയ്യുന്നു? മനസ്സ് സദാസമയ മനസ്സിനെ സംബന്ധിച്ചൊരു വിഷയമേ ഉള്ളൂ, എന്താണ്? ആത്മാവ് മാത്രം. അജ്ഞനെ സംബന്ധിച്ചായാലും ശരി, ജ്ഞാനി സംബന്ധിച്ചായാലും മനസ്സിനൊരു ഭാഗത്തേക്കേ പോകാൻ പറ്റൂ, ആത്മാവിലേക്ക്. അപ്പൊ സദാസമയവും മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിലാണ്. അപ്പൊ പിന്നെ വിഷയങ്ങളോ? വിഷയങ്ങളെ ഉപാധിയാക്കി മനസ്സ് ആത്മാവിലേക്ക് വ്യാപരിക്കുന്നതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവന്റെ പ്രധാനമായ മൂന്നനുഭവങ്ങൾ എന്താണ്? ജീവന്റെ ഏറ്റവും പ്രധാനമായ മൂന്നനുഭവങ്ങൾ, ജീവന്റെ സർവ്യവഹാരങ്ങളും സർവകാര്യങ്ങളും ഈ മൂന്നനുഭവത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്ത മൂന്നനുഭവങ്ങൾ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും, ഞാൻ ഈ ചോദിക്കുന്ന സമയത്തും ഇവിടെ ഇരിക്കുന്ന ആരും ഓർക്കാത്തതായ മൂന്നനുഭവങ്ങൾ, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്നനുഭവങ്ങൾ എന്താണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ല, എനിക്കറിയാൻ ഓർക്കത്തില്ല. അതുകൊണ്ട് പാഴായിട്ട് പറയണ്ടാലും, സത്ത്, ചിത്ത്, ആനന്ദം, ഇതാണ് ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നനുഭവങ്ങൾ. പ്രധാനപ്പെട്ട മൂന്നനുഭവങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ അനുഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അല്ല. എന്തുകൊണ്ട്? ഇപ്പം ജാഗ്രതാണ്, സ്വപ്നമില്ല, സുഷുപ്തിയില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത്. സദാസമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്നനുഭവങ്ങൾ മനസ്സിൻ്റെ, ഈ മൂന്നനുഭവങ്ങളിലാണ് മനസ്സ് നിൽക്കുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം, സ്വന്തം ഉണ്മ, അതിനെ ആധാരമാക്കിയാണ് സർവപ്രവർത്തനങ്ങളും. ബോധം അത് മറയുന്നില്ല. ആനന്ദം, പ്രീതി, ഈ മൂന്ന് അനുഭവവും ഇതിനെക്കുറിച്ച് എന്താണ് ശാസ്ത്രങ്ങൾ പറയുന്നത്? ആത്മസ്ഫുരണമാണ്. ഇതിനെയാണ് മനസ്സ് സദാ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സ് സദാ, മനസ്സിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? സദാ ആത്മാനുസന്ധാനമാണ് മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? മനസ്സ് സദാസമയം ഈ മൂന്ന് അനുഭവത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സംസാരമെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് മോക്ഷമാകുന്നില്ല? കാരണം അവിടെ മനസ്സ് വിഷയങ്ങളാകുന്നു, ഉപാധികളെ സ്വീകരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വിഷയത്തെ സ്വീകരിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ മനസ്സിന്റെ ആത്മാനുസന്ധാനത്തിന് മനസ്സ് വിഷയങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ സംസാരം, ബന്ധനം എന്നെല്ലാം പറയുന്നു. ഇത് സദാ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ അജ്ഞേയമായ ഒരാത്മാവിനെ നമ്മൾ ശാസ്ത്രത്തിലൂടെ, ഗുരുപദേശത്തിലൂടെ ഒരിക്കലും അന്വേഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നു. പിന്നെ അതെല്ലാം എന്ത് ചെയ്യുന്നു? വിഷയോപാധി കൂടാതെ ഈ മനസ്സിന് എങ്ങനെ ഈ അനുസന്ധാനം തുടരാം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗുരു ശാസ്ത്രം. അതൊരു പുതിയ കാര്യമല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിൽ തന്നെ ചെറിയൊരു എന്താണ്, ഒരു മോഡിഫിക്കേഷൻ, ഒരു മാറ്റം, അത് മാത്രമേ നിർദ്ദേശിക്കുന്നുള്ളൂ. അത് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സമ്യക്? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമ്യക്കായി ആധാനം ചെയ്യുക എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ തന്നെ മനസ്സെന്താണ്? നിരന്തരം മനസ്സിൽ യാഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം മനസ്സ് ആത്മാവിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ കാര്യമൊന്നുമില്ല മനസ്സിനെ സംബന്ധിച്ച്. പക്ഷെ അത് സമ്യക്കായി ചെയ്യുക, അതാണ് സമാധി. സമാധിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വിഷയവിമുക്തമായി, വിഷയബന്ധം കൂടാതെ എങ്ങനെ മനസ്സിനെ ഈ ആത്മാവിലേക്ക് ഉറപ്പിക്കാം? അതാണ് യോഗം. ബ്രഹ്മണിയോഗ, സമാധി, ബ്രഹ്മയോഗ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. കർമ്മം ചെയ്യുന്നതായാലും ശരി, ധ്യാനം ചെയ്യുന്നതായാലും ശരി, ജപിക്കുന്നതായാലും ശരി, ഈശ്വര ആരാധനയായാലും ഭജനയായാലും ഭക്തിയായാലും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ വിശകലനം ഇതാണ്. നമ്മളവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഈ വിഷയ ഉപാധികളെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിനെ അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതാണ് ചെയ്യുന്നത്. വിഷയം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സമ്യക് ആധാനത്തിന് തടസ്സമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് ചെയ്യുന്നു. അത് ഏകകാലത്തിൽ ക്രമമായി ചെയ്യുന്നു. അപ്പം വിഷയ ഉന്മുഖമായിരിക്കുന്ന മനസ്സിനെ അത് വിഷയ ഉന്മുഖമായിരിക്കുന്ന അവസരത്തിൽ തന്നെ സമാധിയിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ക്ലേശം, അതിനാണ് സമാധി സാധന എന്ന് പറയുന്നത്. അതിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന പ്രഹർഷം, ഉദ്വേഗം, ഇത് രണ്ടും മനസ്സിൽ കുറഞ്ഞു വരുന്നു. മനസ്സ് ആത്മാവിനോട് അടുക്കുന്നതിനനുസരിച്ച് ബ്രഹ്മയോഗത്തേന ബ്രഹ്മയോഗേന യുക്ത സമാഹിത തസ്മിൻ വ്യാവൃത, അതിൽ വ്യാപരിക്കുന്ന മനസ്സ് സമാധിയിലൂടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നതായ മനസ്സ്, ആത്മാ അന്തഃകരണ യസ്യസ ബ്രഹ്മയോഗ യുക്താത്മ, ബ്രഹ്മയോഗത്തിൽ യുക്തമായിരിക്കുന്ന മനസ്സോടുകൂടി ഇവൻ സുഖം അക്ഷയം അശ്നതി, അവൻ ആ അക്ഷയമായ സുഖത്തെ, നശിക്കാത്തതായ സുഖത്തെ, ഇവിടെ പറഞ്ഞ പ്രഹർഷമല്ല, ഈ അക്ഷയമായി നശിക്കാത്ത സുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ഷണികമായ സുഖ അനുഭവങ്ങളുമായിട്ട് സാപേക്ഷികമായി പറയുന്നതാണ്. നമ്മൾക്ക് സുഖാനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ സുഖാനുഭവം പെട്ടെന്ന് മാറിപ്പോകുന്നു. അക്ഷയം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അതിന് സ്ഥിരത വരുന്നു. മനസ്സിൻ്റെ ശാന്തമായ ഭാവം, അത് സ്ഥിരമായി നിൽക്കുന്നു. ഏത് പ്രതികൂലതകളിലും സ്ഥിരമായി നിൽക്കുന്നു. വേദന, ദുഃഖം, ഇതിന് മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ബാഹ്യമായി എത്രയൊക്കെ ഉണ്ടായാലും ശരി, മനസ്സ് ആ മനസ്സിൻ്റെ ഒരു തലം, മനഃശാസ്ത്രങ്ങളിൽ പറയും ശാന്തിഭൂ, ശാന്തിയുടേതായ ഒരു തലം, ആ ശാന്തിഭൂവിൽ തന്നെ മനസ്സ് നിൽക്കുന്നു. മനസ്സിന് അസ്വസ്ഥമാകുന്ന ഈ വേദനയുടെ തലം, ദുഃഖത്തിൻ്റെ തലം, അശാന്തിയുടെ തലത്തിലേക്ക് മനസ്സ് താഴ്ന്നു വരുന്നില്ല, മനസ്സ് കുറച്ച് ഉയർന്നു നിൽക്കുന്നു. അതങ്ങനെ സ്ഥായിയായി നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ പറയുന്നത് അക്ഷയമായ സുഖം എന്ന് പറയുന്നതാണ്. അത് നശിക്കുന്നതായി അനുഭവപ്പെടുന്നില്ല. ബാഹ്യമായി നിമിത്തങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ആ സുഖം നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുന്നില്ല. സ്ഥായിയായ ഒരു ഭാവത്തിൽ ഈ പറയുന്ന ബ്രഹ്മയോഗ യുക്താത്മാവ് അയാൾക്ക് നിൽക്കാൻ കഴിയുന്നു. അക്ഷയം സുഖമശ്വനത വ്യാപ്നോതി ജീവിച്ചിരിക്കുമ്പോൾ, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അക്ഷയമായ സുഖത്തെ അനുഭവിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രയോജനം. ജീവിതത്തിൽ തന്നെ സ്ഥിരതയുള്ള സുഖത്തെ അനുഭവിക്കുക. ഈ പറയുന്ന പ്രഹർഷവും ഉദ്യോഗവും വിട്ടിട്ട് സ്ഥിരമായ ശാന്തിയെ ജീവിതത്തിൽ അനുഭവിക്കുക, അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്ന ഫലം. ആധ്യാത്മിക സാധനയുടെ ഫലം അതാണ്. ബാഹ്യസ്പർശേഷ്വസക്താത്മാന്ദത്യാത്മനീയ സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. Thank you. ശാന്തി ശാന്തി ശാന്തി.